ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം. ഒരു ചോദ്യം, ഗീത അഞ്ചാം അധ്യായം പത്താം ശ്ലോകത്തിന്റെ ചർച്ചയിൽ ശ്രീകൃഷ്ണ ജനകനുമാണ് യുദ്ധം കർമ്മയോഗമാക്കി ചെയ്തതെന്ന് പറഞ്ഞു. കർമ്മയോഗിക്ക് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രയാസമുള്ളതാണെന്ന് വരാമോ? വാസനയ്ക്ക് വിരുദ്ധമായ കർമ്മങ്ങൾ യോഗമാക്കി ചെയ്യുവാൻ എളുപ്പവും വാസനയ്ക്ക് അനുകൂലമായത് യോഗമാക്കി ചെയ്യാൻ പ്രയാസമുള്ളതാണെന്നും വരാം. ഭക്തന്മാർ നാല് വിധത്തിലുണ്ടെന്ന് ഗീതയിൽ പറയുന്നു. കൂടാതെ ഉത്തമൻ മധ്യമൻ എന്ന രീതിയിലും ആചാര്യന്മാർ ഭക്തരെ കുറിച്ച് പറയുന്നു. സാത്വിക രാജസിക താമസിക ഭക്തിയെയും പറയുന്നു. കർമ്മയോഗിയെ സംബന്ധിച്ച് തുടക്കക്കാരൻ, ഭാഗികമായ കർമ്മയോഗി, ഉത്തമൻ എന്നിങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിഭജനമുണ്ടോ? ഭക്തിയിലുള്ള വിഭജനം കർമ്മിയിലും കർമ്മയോഗിയിലും പ്രത്യേകിച്ച് പറയാൻ കഴിയില്ലെന്നുണ്ടോ? ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? കർമ്മയോഗിക്ക് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രയാസമുള്ളതാണെന്ന് വരാമോ? അപ്പോൾ കർമ്മയോഗിക്ക് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രയാസമുള്ളതാണെന്ന് വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കർമ്മങ്ങൾ? ഏത് കർമ്മം അനുഷ്ഠിക്കുന്നതാണ് പ്രയാസമുള്ളതാണെന്ന് വരുന്നത്? കർമ്മയോഗിയെ സംബന്ധിച്ച് ഒന്ന്, കർമ്മയോഗി അനുഷ്ഠിക്കേണ്ടത് സ്വധർമ്മം. സ്വധർമ്മം യോഗാത്മകമായി അനുഷ്ഠിക്കുന്നു. അപ്പോൾ ചോദ്യം അവിടെ വ്യക്തമല്ല, എന്നാലും മറുപടി ഞാൻ പറയാം. ഒരു കർമ്മയോഗിക്ക് വേറൊരു വളരെ ധർമ്മം അനുഷ്ഠിക്കുന്നതാണോ പ്രയാസം, അതേ ഒരു കർമ്മയോഗിക്ക് സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്ന പ്രയാസമാണെന്നാണോ, എന്താണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. അത് കർമ്മയോഗിയാണെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ കർമ്മയോഗിയാണെങ്കിൽ കർമ്മയോഗിയുടെ കർമ്മം, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസം എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. കർമ്മയോഗിയാണെങ്കിൽ, കർമ്മയോഗി അല്ലാത്ത ഒരാളിന് കർമ്മം ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ വരും. കർമ്മയോഗിയെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ ഇവിടെ ചില കർമ്മങ്ങളെന്നില്ല, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മം ഇന്നതാണെന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു കർമ്മയോഗി ഏതെങ്കിലും കർമ്മം ചെയ്യുന്ന ആളല്ല കർമ്മയോഗി എന്ന് പറയുന്നത്, സ്വധർമ്മം ചെയ്യുന്ന ആളാണ്. അതിനാണ് പ്രാധാന്യം. അത് യുദ്ധമാണോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളതല്ല, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് സ്വധർമ്മമായി. അയാൾ സ്വധർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രയാസം എന്നുള്ള വിഷയമൊന്നും വരുന്നില്ല. പ്രയാസമോ എളുപ്പമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. കർമ്മയോഗി കർമ്മം ചെയ്യുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടി അയാൾ സ്വധർമ്മം ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് മുഖ്യം. പിന്നെ കർമ്മയോഗിയെ സംബന്ധിച്ച് എളുപ്പമുള്ള കർമ്മം, പ്രയാസമുള്ള കർമ്മം അങ്ങനെയില്ല. പിന്നെ സ്വധർമ്മമല്ലാത്ത കർമ്മങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അത് കർമ്മയോഗി ചെയ്യുന്നില്ല. പരധർമ്മോ ഭയാവഹ, പരധർമ്മമായ കർമ്മങ്ങൾ എന്താണ്, അത് ഭയത്തെ ഉണ്ടാക്കുന്നതാണ്, അത് ചെയ്യുന്നില്ല. അപ്പം അതിനെ സംബന്ധിച്ച് അത് അനുഷ്ഠിക്കാത്തതുകൊണ്ട് തന്നെ അത് പ്രയാസമുള്ളതാണോ അല്ലയോ എന്നുള്ള ഒരു പ്രശ്നമേ വരുന്നില്ല. പിന്നെ യുദ്ധത്തെ സംബന്ധിച്ച്, യുദ്ധം ഇപ്പോൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നവരെല്ലാം കർമ്മയോഗികളല്ല. പിന്നെ ഒരു കർമ്മയോഗി എന്നാൽ കർമ്മയോഗമായി യുദ്ധം ചെയ്തോളെ എന്ന് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. പിന്നെ യുദ്ധം എന്ന് പറയുന്ന ആർക്കാണോ സ്വധർമ്മമായി വരുന്നത്, അത് ആ ചെയ്യുന്നയാൾ കർമ്മയോഗമായി അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്വധർമ്മമാണ്. ഒരു കർമ്മയോഗി നമ്മൾ സാധാരണ അപേക്ഷ കൊടുത്ത്, പലയിടത്തും അപേക്ഷ കൊടുത്ത് ഏതെങ്കിലും ഒരു ജോലിക്ക് കിട്ടി ആ ജോലിക്ക് പോകുന്നത് പോലെ അതല്ല കർമ്മയോഗം എന്ന് പറയുന്നു. ഒരാൾ എഞ്ചിനീയറാവുന്നു, ഡോക്ടറാവുന്നു, വക്കീലാവുന്നു, ഓരോ കർമ്മങ്ങൾ ഓരോരുത്തർ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ഇവിടെ അതല്ല സ്വധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നു. അതിപ്പോൾ അയാളുടെ ഗുണത്തിനനുസരിച്ചുള്ള കർമ്മമായിരിക്കില്ല അയാൾക്ക് കിട്ടുന്നത്. മെഡിസിന് അഡ്മിഷൻ കിട്ടാതെ വരുമ്പോഴവൻ എഞ്ചിനീയറിങ്ങിന് പോകുന്നു. റാങ്കൽസിലെങ്കിൽ താഴോട്ട് വരുമ്പോൾ അതും കിട്ടിയില്ലെങ്കിൽ പിന്നെ ആയുർവേദത്തിന് പോകും. ഒന്നിനും കൊള്ളത്തില്ലെങ്കിൽ ആയുർവേദത്തിന് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ അതുപോലെയല്ല കർമ്മയോഗവും സ്വധർമ്മവും എന്നും പറയുന്നത്. അതൊക്കെ ജീവിത സാഹചര്യങ്ങളും ഓരോ മനുഷ്യനെ ഓരോ സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്നു. ചിലപ്പോൾ സ്വധർമ്മം ആയിരിക്കില്ല അയാൾ ചെയ്യേണ്ടി വരുന്നു. എന്നുവെച്ചാൽ അയാളുടെ പ്രകൃതത്തിന് യോജിക്കാത്ത പ്രവൃത്തി അയാൾ ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ കർമ്മയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പിന്നെ കർമ്മയോഗത്തിൻ്റെ പ്രസക്തിയെ വരുന്നില്ല. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഒരാൾ ആദ്യം നിശ്ചയിക്കേണ്ട, അതല്ലേ പറയുന്നത് പരധർമ്മവും ഭയാവഹ. ഒരാൾക്ക് ഒരാൾ അയാളുടെ പ്രകൃതത്തിന് യോജിക്കാത്ത ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ പ്രവൃത്തി തന്നെ അയാൾക്ക് എപ്പോഴും മാനസിക സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിലർക്ക് സന്യാസം പറ്റിപ്പോകുന്ന പോലെ സന്യാസത്തിലേക്ക് അബദ്ധത്തിൽ വന്ന് വീണു കഴിഞ്ഞാൽ പിന്നെ ആ സന്യാസം അയാൾക്ക് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതെല്ലാത്തിനും ഉള്ളതാണ്. ഇവിടെ മുഖ്യമായി വരുന്നത് സ്വധർമ്മം എന്താണെന്നുള്ളതാണ്. അയാൾ തിരഞ്ഞെടുക്കുന്ന കർമ്മം അയാളുടെ സ്വധർമ്മമായിരിക്കണം. സ്വധർമ്മം കാരണം കർമ്മത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? കർത്തൃതന്ത്രം. അത് ചെയ്യാനും ചെയ്യാതിരിക്കാനും വിപരീതമായി ചെയ്യാനും എല്ലാം സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കർത്താവിന് അധീനമാണ്, ചെയ്യുന്ന വ്യക്തിക്ക് അധീനമാണ്. അപ്പോൾ ചെയ്യുന്ന വ്യക്തി ആ കർമ്മത്തെ തിരഞ്ഞെടുക്കും. ആദ്യം തൻ്റെ പ്രകൃതത്തിനനുസരിച്ചാണോ എന്ന് തീരുമാനിക്കും. അപ്പോൾ ഇപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് അർജുനന്റെ പ്രകൃതത്തിന് പറ്റിയതാണ്. എല്ലാം കൊണ്ടും അർജുനൻ ഒരു പോരാളിയാണ്. അർജുനനപ്പോൾ അത് സ്വാഭാവികമായിട്ടും വന്നു ചേർന്നിരിക്കുന്ന കർമ്മം, അത് അർജുനന്റെ പ്രകൃതിക്ക് യോജിച്ചാണ്. അപ്പോൾ അത് സ്വധർമ്മമായി. കർമ്മയോഗത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത് സ്വധർമ്മമാണോ അല്ല എന്നാണ്. അത് സ്വധർമ്മമാണ് എന്ന് കഴിഞ്ഞാൽ അതിനെ യോഗാത്മകമായി ചെയ്യുക. അത് എങ്ങനെയാണ് യോഗം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ പ്രയാസത്തിൻ്റെ ബുദ്ധിമുട്ട്. കർമ്മത്തെ സംബന്ധിച്ച് കർമ്മ ഇപ്പോൾ അർജുനനെ സംബന്ധിച്ച് കർമ്മത്തിൽ അർജുനൊരു പ്രയാസമുണ്ട്. കാരണം യുദ്ധം എന്ന് പറയുന്ന കർമ്മം അർജുനന് നല്ല വശമുള്ളതാണ്. അപ്പോൾ ആ ജോലി ചെയ്യുന്നതിന് കർമ്മം അർജുനന് യാതൊരു വൈഷമ്യവുമില്ല. അർജുനന് യുദ്ധം ചെയ്യുന്നതിനുള്ള വൈഷമ്യമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയൊരു യുദ്ധം വന്നപ്പോൾ അർജുനനുണ്ടായ മാനസിക പ്രശ്നങ്ങളാണ്, തൻ്റെ കർമ്മത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണ്. അർജുനന്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് എന്താണ്? തികച്ചും ആ മാനസികമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കർമ്മത്തിൽ അർജുനന് പ്രയാസമൊന്നും, അർജുനന് ആരോട് വേണമെങ്കിലും ദേവന്മാരോടോ അസുരന്മാരോടോ മനുഷ്യരോടോ ഗന്ധർവന്മാരോടോ എല്ലാം അർജുനൻ യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ്. ആരോട് യുദ്ധം ചെയ്യുന്നതിനും അർജുനന് പ്രയാസമുണ്ട്. നമ്മൾ സാധാരണ പ്രവൃത്തി ചെയ്യുമ്പോൾ സാധാരണ പ്രവൃത്തിയിലാണ് പ്രയാസവും പ്രയാസമല്ലാത്തതൊക്കെ വരുന്നത്. സ്വധർമ്മത്തെ സംബന്ധിച്ച് അങ്ങനൊന്നും വരുന്നില്ല. സ്വധർമ്മമാണ് ധർമ്മമായി സ്വീകരിച്ചിരിക്കുന്നു, അത് ചെയ്യുന്നു. അപ്പോൾ കർമ്മയോഗത്തിൽ സ്വധർമ്മത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ആദ്യം സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുക. ഒരാൾക്കൊരു ചിലപ്പോൾ ഒരു കർമ്മം ചെയ്യുന്ന പ്രയാസമായിട്ട് ഒരു എന്തുകൊണ്ട് അത് അയാളുടെ സ്വധർമ്മമായിരിക്കത്തില്ല, അത് പരധർമ്മമായിരിക്കും. അപ്പോൾ പിന്നെ അതിനെ കർമ്മയോഗമാക്കി ചെയ്യാമെന്ന് പറയുന്നത് ഇവിടെ സാധ്യമായ കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കർമ്മം, അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് എന്ത് ചെയ്യുന്നു? അയാൾക്ക് കർമ്മയോഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കർമ്മത്തെ അയാൾ ഉപേക്ഷിക്കുന്നു. പരധർമ്മത്തെ അയാൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പരധർമ്മം ഉപേക്ഷിക്കുന്നു, ഉപേക്ഷിച്ചിട്ട് സ്വധർമ്മത്തിലേക്ക് വരണം എന്നിട്ട് ചെയ്യണം. പിന്നെ ഈ കർമ്മയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കും. ഒന്ന്, ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈ കർമ്മയോഗം എന്ന് പറയുന്നത് ഗൃഹസ്ഥനുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. കർമ്മയോഗി എന്ന് പറയുന്നത് ഗൃഹസ്ഥനാണ്. പിന്നെ മറ്റൊന്ന്, ആ കർമ്മയോഗം എന്ന് പറയുന്നത് വർണ്ണ ആശ്രമ വ്യവസ്ഥയ്ക്കനുസരിച്ച് നിശ്ചയിക്കപ്പെടുന്നതാണ്. ഈ രണ്ടു കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇന്ന് നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ രണ്ടു കാര്യങ്ങൾക്കും പ്രസക്തിയില്ല. എന്തുകൊണ്ട്? കാലദേശങ്ങൾക്ക് വന്ന മാറ്റം അനുസരിച്ച് ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് കർമ്മയോഗത്തെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അന്നത്തെ ശങ്കരാചാര്യർ കർമ്മയോഗത്തെ വിശദീകരിക്കുമ്പോൾ ഉള്ള കാലമല്ല, അന്നത്തെ ചുറ്റുപാടുകളൊന്നുമല്ല, മാറി. അതുകൊണ്ടാണ് സന്യാസിക്കും കർമ്മയോഗം വരുന്നത്. അതുകൊണ്ടാണ് വർണ്ണ ആശ്രമ ധർമ്മങ്ങളല്ലാത്ത ഇന്ന് വന്നിരിക്കുന്ന പ്രവൃത്തികളും കർമ്മ സ്വധർമ്മങ്ങളായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിന്ന് സ്മൃതികളോ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളോ നോക്കി സ്വധർമ്മം നിശ്ചയിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത്. പഴയകാലത്ത് അങ്ങനെയല്ല. ശങ്കരാചാര്യർ ഇത് പറഞ്ഞ കാലത്ത് ഒരാളുടെ സ്വധർമ്മം എന്താണെന്നറിയാൻ വേണ്ടി സ്മൃതികളുടെ അടുത്ത് നോക്കിയാൽ മതി. അവിടെ പറയും ഇന്നാരിന്ന കർമ്മം ചെയ്യണം, അത് അവനങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നങ്ങനെയല്ല, ഇന്ന് അതെല്ലാം മാറിപ്പോയി. 10,000 വർഷത്തിന് ശേഷമാണ് അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചാണ് നമ്മൾ ഇന്ന് കർമ്മയോഗത്തെക്കുറിച്ച് അന്ന് പറഞ്ഞ ഒരു കർമ്മയോഗത്തെക്കുറിച്ച് എത്തിക്കുന്നത്. അപ്പോൾ അതിനുള്ള ചില മൂല്യങ്ങളെ നമ്മൾ സ്വീകരിച്ച് അതിൻ്റെ പിന്നിലുള്ള ആശയത്തെ സ്വീകരിച്ച് ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കർമ്മയോഗത്തെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ കാലവ്യത്യാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് രണ്ടിനെയും വേർതിരിച്ചിരുന്നതാണ്. ശങ്കരാചാര്യർ കാണുന്ന കർമ്മയോഗം അത് ഇന്ന് നിലവിലില്ല. നമ്മളിത് പറയുമ്പോൾ ഇന്നത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് നമ്മളിത് വ്യാഖ്യാനിച്ചിട്ടുള്ളതും നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ ആ രീതിക്ക് അനുസരിച്ചിട്ടാണ്. അല്ലാതെ ശങ്കരാചാര്യർ പറഞ്ഞത് ആ കാലത്തിൽ നിന്നുകൊണ്ട് നമുക്കത് വ്യാഖ്യാനിക്കാനോ ഉൾക്കൊള്ളാനോ അനുഷ്ഠിക്കാനോ സാധ്യമല്ല. അടുത്ത് വരുന്നത്, വാസനയ്ക്ക് വിരുദ്ധമായ കർമ്മങ്ങൾ യോഗമാക്കി ചെയ്യുവാൻ എളുപ്പവും വാസനകൾക്ക് അനുകൂലമായി ഇത് യോഗമാക്കി ചെയ്യുവാൻ പ്രയാസമുള്ളതാണെന്നും വരാം. ഇവിടെയും ഈ ചോദ്യം എന്ന് പറയുന്നത് യുക്തിയുക്തമായ ചോദ്യമാണ്. പക്ഷെ ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുള്ള ചോദ്യം എന്നുള്ളതേ ഉള്ളൂ. ചോദ്യം നല്ല ചോദ്യമാണ്. ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് പിടിയില്ല. എവിടെയാണോ തുടങ്ങിയത് അവിടെ നിന്നും കൊണ്ടാണ് ചോദ്യം. അതായത് ഈ കർമ്മയോഗത്തിൽ സ്വധർമ്മം എന്ന് പറയുന്ന ഭാഗം മനസ്സിലാക്കുന്നില്ല. അതാണ് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം മിക്കവാറും ഇതേ നിലവാരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശ്രോതാക്കള്, വാസനയ്ക്ക് വിരുദ്ധമായ കർമ്മങ്ങൾ യോഗമാക്കി ചെയ്യുവാൻ എളുപ്പമാണ്. അവനവന്റെ വാസനയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന കർമ്മങ്ങൾ യോഗമാക്കി ചെയ്യാൻ എളുപ്പമാണ്. എല്ലാം തലതിരിഞ്ഞാണ് കാര്യങ്ങൾ ധരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മനഃപൂർവ്വം തല തിരിക്കുന്നു. എന്താ സംഭവിക്കുന്നതെന്നറിയില്ല. വാസനയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന കർമ്മങ്ങൾ യോഗമാക്കി ചെയ്യുക എന്നും പറയുന്നത് ഇവിടെ കർമ്മയോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല. നമ്മുടെ വാസനയ്ക്ക് വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യാനേ പാടില്ല. അത് കർമ്മയോഗമായിട്ടോ അല്ലാതെയോ ചെയ്യാൻ പാടില്ല. അല്ലാതെ ചെയ്തു കഴിഞ്ഞാലും അത് നമ്മളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നത് അത് വിവേകമുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരാൾ ചെയ്യത്തില്ല. വാസനകൾക്ക് അനുകൂലമായത് യോഗമാക്കി ചെയ്യുവാൻ പ്രയാസം. വാസനകൾക്ക് അനുകൂലമായത് യോഗമാക്കി ചെയ്യുവാൻ പ്രയാസം എളുപ്പം ഇത്തരം കാര്യങ്ങൾ കർമ്മയോഗവുമായി ബന്ധപ്പെട്ടതല്ല. സാധാരണ കർമ്മങ്ങളെ സംബന്ധിച്ച് നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമായ നമ്മുടെ പ്രകൃതിക്ക് അനുകൂലിക്കാത്ത കർമ്മങ്ങൾ ചെയ്യരുത്. അവിടെ പിന്നെ യോഗവുമായിട്ട് അതിന് ബന്ധം വരുന്നില്ല. സാധാരണ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവന്റെ വാസനയ്ക്ക് അനുകൂലമായ പ്രവൃത്തികൾ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം കുറച്ച് അയാൾക്ക് അനായാസമായിരിക്കും. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അയാളുടെ വാസനയ്ക്ക് അനുകൂലമായ കർമ്മമാണ് അയാളുടെ ധർമ്മം. ആ ധർമ്മം അനുഷ്ഠിക്കുക, അതാണ് സ്വധർമ്മം. കർമ്മയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്വധർമ്മം എന്ന് പറയുന്ന വിഷയം അതിനെ മറന്നിട്ട് കർമ്മയോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ ചോദ്യകർത്താവിന്റെ സവിശേഷത. അടുത്ത് പറയുന്നത് ഭക്തന്മാർ നാല് വിധത്തിലുണ്ട്. പറയുന്നത് ചതുർവിധ ഭജന്തിമ ജന സുകൃതിനോർജുന. അതായത് സുകൃതികൾ പുണ്യവാന്മാർ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ തന്നെ പുണ്യം വേണം. അപ്പൊ അതില് ആ പുണ്യവാന്മാരിൽ അർത്ഥൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി, അതിൽ രണ്ടു കൂട്ടർ ആർത്ഥനും അർത്ഥാർത്ഥിയും. സാധാരണ ജീവന്മാർ, സാധാരണ ജീവൻ സദാ സുഖത്തിലും ദുഃഖത്തിലും മാറി മാറി സഞ്ചരിക്കുകയാണ്. അങ്ങനെയുള്ളവർ തന്നെ ദുഃഖം വരുമ്പോൾ ഈശ്വരനെ സ്മരിക്കുന്നു, ഈശ്വരനെ സ്മരിക്കാത്തവരുണ്ട്. അങ്ങനെ സാധാരണ ജീവന്മാരിൽ ആരാണോ ദുഃഖം വരുമ്പോൾ ഈശ്വരനെ സ്മരിക്കുന്നത് അവർക്ക് അത്രയും പുണ്യമുണ്ട്, അവരുടെ സത്കർമ്മത്തിന്റെ ഫലമാണ്. അല്ലെങ്കിൽ അവർ ഈശ്വരനെ സ്മരിക്കില്ല, ദുഃഖ നിവാരണത്തിന് മറ്റ് ലൗകികമായ ഉപായങ്ങൾ അവർ ആരായി. അപ്പോൾ ദുഃഖ നിവാരണം, ദുഃഖത്തിന് നിവാരണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈശ്വരനെ അഭയം പ്രാപിക്കുന്നു. ഈശ്വരന് വിശ്വാസമില്ലാത്തവരും ഈശ്വരനെ ആശ്രയിച്ചാൽ ദുഃഖം നിവൃത്തി ഉണ്ടാകത്തില്ലെന്ന് കരുതുന്നവരുമുണ്ട്. അതെന്തുകൊണ്ടാണ് അതിന് ഭഗവാൻ പറയുന്നത്? അവർക്ക് അതിനുള്ള പുണ്യമില്ലാത്തതുകൊണ്ട്. അപ്പൊ അജ്ഞനായ ഒരു മനുഷ്യൻ ആണെങ്കിലും ദുഃഖ നിവൃത്തിക്ക് ഈശ്വരനെ ആശ്രയിക്കുന്നതും ഒരു ഉപായമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവൻ പുണ്യവാനാണെന്നോ. അതുകൂടാതെ പിന്നെ ജിജ്ഞാസു, അവനെല്ലാം പുണ്യമുണ്ട്. ജ്ഞാനി പറയാനില്ല. അപ്പോൾ ഇങ്ങനെ നാല് തരത്തിൽ പറയുന്നു. അത് ഭക്തന്മാർ നാല് വിധത്തിലുണ്ട്. കേവലം ഭക്തന്മാരെന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കാറ്റഗറിയെ കുറിച്ച് പറയുന്നതല്ല. ഇതിൽ ഭക്തന്മാരും കാണും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈശ്വര വിചാരമുള്ള എല്ലാവരെ കുറിച്ചും പറയുകയാണ്. അതായത് നമ്മൾ സാധാരണ പറയുന്ന ഒരു സോക്കാർഡ് ഭക്തന്മാർ, നമ്മളിങ്ങനെ ലേബലൊട്ടിച്ചിട്ടുണ്ട്, ഇയാൾ ഭക്തനാണ്, ഇയാൾ ജ്ഞാനിയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചില ലേബലുകൾ ഒട്ടിച്ചു വെച്ചിട്ട് ചിലരെ ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് വയ്ക്കുന്നു. അങ്ങനെ നമ്മൾ വേർതിരിക്കുന്നതിനനുസരിച്ച് കൂടെ പറയുന്നുണ്ട്. സാധാരണ മനുഷ്യരെ കുറിച്ച് പറയുകയാണ്. അതിൽ ഭക്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഭക്തനെന്നും യോഗിയെന്നും ജ്ഞാനിയെന്നുമെല്ലാം വേർതിരിക്കുന്നതിന് വളരെ സ്ഥൂലമായ ഒരു വേർതിരിവാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? ചതുർവിധ ഭജന്തിമ, നാല് തരത്തിൽ തന്നെ ഭജിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വര സ്മരണയുള്ളവർ, അതെ, അത് ഏത് തരത്തിൽ സ്മരിക്കുന്നു എന്നുള്ള ഇതിലൊന്നും വലിയ കാര്യമില്ല. അവരെല്ലാവരും, അവരെല്ലാം നമുക്ക് ഏത് പേരിട്ടും വിളിക്കാം. ഈശ്വരനെ സ്മരിക്കുന്നവരെ നമുക്ക് ഭക്തനെന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ യോഗിയെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജ്ഞാനിയെന്ന് വിളിക്കാം. ഇനി നമ്മൾ ധരിക്കുന്നത് പോലെ ഇങ്ങനെ അതിർവരമ്പുകളിട്ട് പ്രത്യേകമായി വേർതിരിച്ച് വെച്ചിരിക്കുന്ന നാല് സാധനങ്ങളല്ല ഇത്. യോഗി വേറെ, അല്ലെങ്കിൽ കർമ്മയോഗി വേറെയാണ്, അല്ലെങ്കിൽ ഭക്തൻ വേറെയാണ്, അല്ലെങ്കിൽ ജ്ഞാനി വേറെയാണ്, ഞാനതല്ല, ഞാനിതാണ്. ഇങ്ങനെ ധരിക്കുന്നതിന് ഏറ്റവും വലിയ എന്താണ്? ബാലന്മാർ. ഗീതയുടെ ഭാഷയിൽ പറഞ്ഞത് ബാലന്മാർ, വിവേകമില്ലാത്തവരാണ് അങ്ങനെയൊക്കെ ധരിക്കുന്നത്. ഞാൻ ഇത് ഭക്തനാണ്, മറ്റവൻ യോഗിയാണ്, മറ്റു ഇതെല്ലാം വാസ്തവത്തിൽ ഒന്നാണ്. കാരണം ഈശ്വരനെ കുറിച്ച് ആരെങ്കിലും സ്മരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഭക്തനാണ്. ഈശ്വരനെ കുറിച്ച് സ്മരിക്കുന്നുണ്ടെങ്കിൽ അവൻ ജ്ഞാനിയാണ്. ഈശ്വരനെ കുറിച്ച് സ്മരിക്കുന്നുണ്ടെങ്കിൽ അവൻ കർമ്മയോഗിയുമാണ്. കാരണം കർമ്മയോഗിയെ കുറിച്ച് പറയുമ്പോഴും എന്താണ് പറയുന്നത്? അത് ഈശ്വരാർപ്പണമായി, ഈശ്വരസ്മരണയോടുകൂടി ഭൃത്യവ, അതാണ് പറയുന്നത്. തത്വജ്ഞാനിയെ കുറിച്ച് പറയുമ്പോഴോ അവിടെയും പറയുന്നത് നിരന്തരം പറയുന്ന ഈശ്വരസ്മരണയെ കുറിച്ചാണ്. പിന്നെ ഭക്തനെ കുറിച്ച് പറയുമ്പോഴോ ഭക്തനും, ഭക്തനെന്ന് പറഞ്ഞാൽ എന്താണ്? ഭജിക്കുന്നു. എങ്ങനെ ഭജിക്കുന്നു? ഈശ്വരനെ സ്മരിക്കുന്നു. അപ്പൊ പിന്നെ എന്തായി മൂന്ന് പേരും തമ്മിൽ വ്യത്യാസമില്ല എങ്കിലും നമ്മളിത് മൂന്നും എന്തോ മൂന്ന് ഉദ്യോഗമാണെന്ന് ധരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഭജനങ്ങൾ പ്രത്യേകിച്ച് ഭക്തൻ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കർമ്മയോഗി എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറിക്ക് വേണ്ടിയോ ഒന്നുമല്ല. ഈ ഭഗവാൻ ഈ ഉപദേശം കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു യാതൊരു വേർതിരിവില്ല. പ്രവദന്തിന പണ്ഡിതാഹ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഏകം സാഖ്യം ച യോഗം ച, സാഖ്യത്തെയും യോഗത്തെയും ഒന്നായി ആരാണോ കാണുന്നത് സപശ്യ, അവനാണ് ശരിക്കും കാര്യം മനസ്സിലാക്കിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഇതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാതെ ഭക്തൻ യോഗി ജ്ഞാനി എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മളതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ഭേദങ്ങളൊന്നും വാസ്തവത്തിൽ ആധ്യാത്മിക സാധനങ്ങളിൽ പരമാർത്ഥത്തിൽ നിന്ന് നിലനിൽക്കുന്നില്ല. ആധ്യാത്മിക സാധന എന്ന് പറയുന്നത് മുഖ്യമായ ഇതാണ് ഈശ്വരസ്മരണ. ഈശ്വരസ്മരണ എവിടെയുണ്ടോ അയാൾ ഭക്തനാണ്, ജ്ഞാനിയാണ്, യോഗിയാണ് എല്ലാം. പിന്നെ എന്താണ് ഒരു ശാസ്ത്രം അതിനെക്കുറിച്ച് അതിൻ്റെ നൂലാമാലകളെക്കുറിച്ച് സങ്കീർണതകളെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യേണ്ടി വരുന്നു. ആ ചർച്ച ചെയ്യേണ്ടി വരുന്നത് പലപ്പോഴും ഈ ചർച്ചകളെന്ന് പറയുന്നത് ആധ്യാത്മിക സാധനയ്ക്ക് ഉപകരിക്കത്തക്ക വിധത്തിലായിരിക്കത്തില്ല. അത് കേവലം ചിലപ്പോൾ ഒരു വാദപ്രതിവാദ രീതിയിലുമായിരിക്കും ചർച്ചകൾ വരുന്നു. ഇപ്പം തന്നെ ഈ ഭാഷയത്തിൽ വരുന്ന പല ഭാഗങ്ങളും വാസ്തവത്തിൽ നമുക്ക് ഉപയോഗമില്ലാത്ത ഭാഗങ്ങളാണ്. അത് ജ്ഞാനകർമ്മ സമുച്ചയം അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചർച്ച ചെയ്യുന്നത് അത് എന്തുകൊണ്ട്? ഒരു സിദ്ധാന്തത്തെ മറ്റു ചിലർ എതിർക്കാൻ വരുന്നു, അപ്പം അവരോട് സമാധാനം പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു എതിർപ്പില്ലെങ്കിൽ അത്ര ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഇങ്ങനെയാണ് പല ഭാഗങ്ങളിൽ ഈ ചർച്ചകൾ പോകുന്നത്, പൂർവപക്ഷങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൂർവപക്ഷം വരുന്നിടത്ത് അതിനാവശ്യമുണ്ട്. അങ്ങനെ ഒരു പൂർവപക്ഷം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാടുകയറിയ ചർച്ചകളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അതാണിപ്പോൾ ഗീതയെ തന്നെ സാഖ്യയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം ഇങ്ങനെയൊക്കെ ഒരുപാട് പേരിട്ടൊക്കെ തിരിച്ച് അതും ഇതുപോലൊരാവശ്യത്തിന് വേണ്ടി ആരോ തിരിച്ചു വെച്ചാണ് ഏതോ ആചാര്യന്മാർ. ഭഗവാൻ ഉപദേശിക്കുന്നിടത്ത് പ്രത്യേകിച്ച് പേര് കൊടുത്തൊന്നും ഉപദേശിച്ചിട്ടില്ല. ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചത് ഓരോ അധ്യായമായിട്ടല്ല. നമ്മളാരോടെങ്കിലും സംസാരിക്കുമ്പോൾ അധ്യായമായിട്ട് സംസാരിക്കാറില്ല. ഒരു അധ്യായം പറഞ്ഞ് പിന്നെ വേറൊരു അധ്യായമായിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ എന്താണോ അവരുടെ സംവാദമാണോ ഭഗവാന്റെയും അർജുനന്റെയും, ആ സംവാദം അധ്യായമായിട്ടല്ല. പിന്നെ പിന്നീട് വന്ന ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് കൂടുതൽ ഈ പറയുന്ന രീതിയിൽ ശാസ്ത്രീയ പ്രതിപാദനത്തിനും മറ്റും വേണ്ടിയിട്ട് അതിനെ അധ്യായങ്ങളാക്കി ശ്ലോകങ്ങളാക്കി അതിനോരോ പേരുകളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ മാറ്റിയെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതിനൊന്നും അത് ഗീതയിലേക്ക് പ്രവേശിക്കുന്നത് ചിലപ്പോൾ ചിലർക്ക് അതൊക്കെ കുറെ സഹായിച്ചെന്നിരിക്കും. അത് പൂർണ്ണമായും അബദ്ധമാണെന്നല്ല പറയുന്നത്, പക്ഷെ അതിൻ്റെ താല്പര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പിന്നെ ഈ വിഭജനങ്ങളിലൊന്നും വലിയ കാര്യങ്ങളില്ല. അതുകൊണ്ട് കർമ്മയോഗിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വിഭജനങ്ങളുണ്ടോ എന്നുള്ളതാണ്. അത് കർമ്മയോഗിയെ സംബന്ധിച്ചല്ല, എല്ലാവരെ സംബന്ധിച്ചുമുണ്ട്. തുടക്കക്കാരൻ ഒരു മനുഷ്യന്റെ ജന്മം തന്നെ എടുത്താൽ എന്താണ് തുടക്കം? അവൻ ജനിക്കുന്നു, പിന്നെ മധ്യം, പിന്നെ അവസാനം ചാകുന്നു, അവസാനം. ഇത് എല്ലാത്തിലും ഉണ്ട്, ഏതൊരു സാധനാ മാർഗത്തിലും. ആ കർമ്മയോഗിയെ സംബന്ധിച്ച് വിശേഷിച്ചുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഒരാൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ പ്രവേശിക്കുന്നു, പിന്നെ അയാൾ പുരോഗമിക്കുന്നു, അത് ആരുരുക്ഷു ആരോഢൻ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതെല്ലാം എല്ലാത്തിലും ഉള്ളതാണ്. ജ്ഞാനമൊന്നോ ഭക്തിയൊന്നോ കർമ്മമൊന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നും അതിന് പ്രത്യേകിച്ച് ഇല്ല. അതുകൊണ്ട് നല്ലതാണ്. ചോദ്യം ചോദിക്കുന്നുണ്ട്, ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാവരും ഇവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഗീതാശ്ലോകത്തിൽ തത്വജ്ഞാനിയുടെ സമദർശനത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അഞ്ജനസ്വാമികൾ തത്വജ്ഞാനിയായിരുന്നെങ്കിൽ തീർച്ചയായും ഗീതയിൽ പറഞ്ഞ സമദർശനം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണമെന്നോ? ജ്ഞാനികളിൽ നിന്ന് ലോകമംഗളം മാത്രമല്ല ഉണ്ടാകുള്ളൂ, അവർ സാമൂഹ്യമായ അനീതികളെ പിന്തുണയ്ക്കുന്നു. ഇപ്പം ഞാൻ എന്റെ രണ്ട് കൈയും എടുത്ത് എന്റെ തലയിൽ അടിക്കേണ്ടി വരും. അല്ലാതെ അല്ല വേറെ ഒരു ഉപായവും ഞാൻ നോക്കിയിട്ട് ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നു പണ്ടൊരു സാറ്, ഒരു വടി അടുത്തുകൊണ്ട് വെച്ചേക്കും പഠിപ്പിക്കുമ്പോൾ. പിള്ളേരെ അടിക്കാനല്ല, തന്നെ അടിക്കാൻ. ചില സന്ദർഭങ്ങൾ അങ്ങനെ വേണ്ടി വരും, തന്നെ തന്നെ തല്ലേണ്ടി വരും. അതുപോലെ ഇപ്പം ഞാനും ചെയ്യേണ്ടി വരും, ഒരു വടി എടുത്ത് വെച്ചിട്ട് എന്നെ തന്നെ തല്ലേണ്ടി വരും. എന്തുകൊണ്ട്? പറയുന്ന കാര്യങ്ങൾ പറയുന്ന രീതി മനസ്സിലാക്കുന്നില്ല. പിന്നെന്താണ്, അവനവന്റെ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെ മനസ്സിലാക്കുന്നതിന് പറയുന്നവനും ഒരു ഉത്തരവാദിത്വം കാണും. അപ്പം അതിന് തല്ല അവനെ തന്നെ കൊള്ളണം ആദ്യം. അതിനു വേണ്ടിയിട്ടാണ് പണ്ട് സാറ് വടി എടുത്ത് വെച്ചിട്ട് തന്നെ തന്നെ തല്ലിക്കൊണ്ടിരുന്നത്. അപ്പോ ഈ ചോദ്യം ഇതാണ്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഗീതാശ്ലോകത്തിൽ തത്വജ്ഞാനിയുടെ സമദർശനത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. അത് ശരിയാണ്, തത്വജ്ഞാനിയുടെ സമദർശനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അജയര സ്വാമികൾ തത്വജ്ഞാനിയായിരുന്നെങ്കിൽ തീർച്ചയായും ഗീതയിൽ പറഞ്ഞ സമദർശനത്തിൽ അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കണമല്ലോ. ഇവിടെ പൂർവപക്ഷം ആചാര്യസ്വാമികൾ തത്വജ്ഞാനിയായിരുന്നു എങ്കിൽ എന്ന്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു സംശയമേ ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. പത്ത് 30 വർഷമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു സംശയമേ ഉണ്ടായിട്ടില്ല. ആചാര്യസ്വാമി തത്വജ്ഞാനി ആണോ, അങ്ങനൊരു സംശയം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്നയാളാണ്, 3-4 വർഷമായി ഇത് കേട്ടുകൊണ്ടിരുന്നാണ്, ഇപ്പോൾ ഒരു സംശയം, ആചാര്യസ്വാമികൾ തത്വജ്ഞാനി ആണോ എന്നാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സംശയം ഉണ്ടാക്കുന്നതിന് കാരണക്കാരൻ ഞാനല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്നെ തന്നെ തല്ലണം. തത്വജ്ഞാനി ആയിരുന്നെങ്കിൽ തീർച്ചയായും ഗീതയിൽ പറഞ്ഞ സമദർശനം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണമല്ലോ. ജ്ഞാനികളിൽ നിന്ന് ലോകമംഗളം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ സംശയരൂപത്തിലാണ്. വസന്തവത് ലോകഹിതം ചരന്ത, ആചാര്യസ്വാമികൾ എന്ന് പറയുന്ന തത്വജ്ഞാനികൾ എങ്ങനെയാണ്? ഒരു വസന്തത്തെ പോലെ ലോകഹിതം, ലോകത്തിന്റെ ഹിതമനുസരിച്ച് സഞ്ചരിക്കുന്ന ആളെന്നാണ്. ഇവിടെ വീണ്ടും സംശയം വന്നിരിക്കുന്നു, തത്വജ്ഞാനികളിൽ നിന്ന് ലോകമംഗളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ സാമൂഹ്യമായ അനീതികളെ പിന്തുണയ്ക്കുമോ? അവിടെയാണ് സാമൂഹ്യമായ അനീതിയെ ശങ്കരാചാര്യർ പിന്തുണച്ചു. അപ്പോ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏതാണെന്ന് എനിക്ക് വ്യക്തമല്ല. ഈ ശങ്കരാചാര്യർ തത്വജ്ഞാനി അല്ലെന്നാണോ, അതോ അദ്ദേഹം സാമൂഹ്യമായ അനീതിയെ പിന്തുണച്ചില്ലെന്നാണോ, ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യം എന്നുള്ളത് വ്യക്തമല്ല. ആദ്യത്തെ സംശയതാണ് ആചാര്യസ്വാമി തത്വജ്ഞാനി ആയിരുന്നു. ഇനി ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന അദ്ദേഹം അത് തത്വജ്ഞാനി അല്ലെന്നാണ്. രണ്ടാമത് പറഞ്ഞത് അദ്ദേഹം സാമൂഹ്യമായ നീതികളെ പിന്തുണയ്ക്കുമോ? അപ്പോൾ അദ്ദേഹം സാമൂഹ്യമായ നീതികളെ പിന്തുണച്ചു എന്നാണ്. ഏതാണ് ചോദ്യം എന്നുള്ളത് വ്യക്തമല്ല. ഇനി തത്വജ്ഞാനി ആയിട്ടും അങ്ങനെ തിരിക്കാം, ആചാര്യസ്വാമി തത്വജ്ഞാനി ആയിരുന്നു എന്നിട്ട് സാമൂഹ്യ നീതിയെ പിന്തുണച്ചു. ഇനി വേറെ രീതിയിലും ധരിക്കാം ചോദ്യം, എങ്ങനെയാണ് തത്വജ്ഞാനി ആയിരുന്നില്ല അതുകൊണ്ട് സാമൂഹ്യ നീതിയെ പിന്തുണച്ചു? ചോദ്യം ചോദിക്കുമ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് എഴുതണം, ഇന്നതാണ്. ഇത് എന്നെ കൂടെ ഇട്ട് കുഴയ്ക്കരുത്. ഉത്തരം പറയേണ്ട ആൾ പിന്നെ ചോദ്യം കണ്ടുപിടിച്ച് പറയേണ്ട ആവശ്യം വരരുത്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് 1, 2, 3 നമ്പറിട്ട് എഴുതണം. 1, ആചാര്യസ്വാമികൾ അജ്ഞാനിയാണ് അതുകൊണ്ട് അദ്ദേഹം സാമൂഹ്യാനീതിയെ പിന്തുണച്ചു. 2, അദ്ദേഹം തത്വജ്ഞാനിയാണ് എന്നിട്ടും അദ്ദേഹം സാമൂഹ്യാനീതിയെ പിന്തുണച്ചു, അത് ശരിയാണോ? ഇങ്ങനെ അങ്ങനെ വ്യക്തമാക്കിയാലേ പറ്റും. ഈ എന്തായാലും ചോദ്യകർത്താവിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഈ കഥകളി ഒരു പൊട്ടംകളിയായിട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കാര്യം പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്, പലതവണ ഇത് വിശദമാക്കിയതാണ്. വീണ്ടും പഴയ സ്ഥലത്ത് നിന്ന് തന്നെ ചോദിക്കുകയാണ്. അതായത് ഇന്നലെയും അതിനെക്കുറിച്ച് പറഞ്ഞാണ്, പറഞ്ഞു പറഞ്ഞ് എൻ്റെ നാക്കിന് നല്ല എക്സസൈസ് ആയിക്കഴിഞ്ഞു. തത്വജ്ഞാനിയും സാമൂഹ്യനീതിയും, ഇതാണ് വിഷയം. ഇതാണ് നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാനമായിട്ടുള്ള വിഷയം. അപ്പോൾ സാമൂഹ്യനീതിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. സാമൂഹ്യനീതികൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു, കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച്, വ്യക്തികൾക്കനുസരിച്ച്. പിന്നെ പൊതുവെ പറഞ്ഞ ചുറ്റുപാടുകൾക്കനുസരിച്ച് സാമൂഹ്യ നീതികൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അതിനൊരു ഉദാഹരണം ഇതാണ്. ഇപ്പോൾ വർണ്ണവ്യവസ്ഥയെക്കുറിച്ച് പറയുന്നു, ഒരു കാലത്ത് അത് നീതിയായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ ചുറ്റുപാടുകളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് നീതിയല്ല. ഇന്നത്തെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ജാതി വ്യവസ്ഥ, ഒരു കാലത്ത് അത് നീതിയായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ അത് നീതിയല്ല, അനീതിയാണ്. ഇത് മറ്റൊന്നുകൂടെ മനസ്സിലാക്കണം. ഇത്തരം പല കാര്യങ്ങളിലും മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗമിക്കുന്നു എന്ന് പറയത്തില്ല, മനഃപൂർവ്വം പറയാത്തതാണ്. പക്ഷെ സമൂഹം എന്ത് ചെയ്യുന്നു? പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു മനുഷ്യ സമൂഹമല്ല ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ട്? അതിന് ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചു. അത് പുരോഗതി എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ആ പരിണാമത്തിൽ ചിലപ്പോൾ പുരോഗതി ഉണ്ടാകാം, അതപ്പോൾ അതിനും ഉണ്ടാകാം. ചില കാര്യങ്ങൾ ചിലപ്പോൾ അവർ പുരോഗമിച്ചെന്നിരിക്കും, ചില കാര്യങ്ങൾ അതപ്പോൾ അതിനും ഉണ്ടാകും. അപ്പോൾ പുരോഗതി വേറെയാണ്, പരിണാമം വേറെയാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യനീതി, അത് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അത് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്നത്തെ സാമൂഹ്യ നീതിക്കനുസരിച്ച്, അല്ലെങ്കിൽ അന്നത്തെ വ്യക്തികളുടെ സാമൂഹ്യ നീതിബോധം എന്നും പറയാം. ഒന്നുകിൽ അന്നത്തെ സാമൂഹ്യ നീതി എന്ന് പറയാം, അല്ലെങ്കിൽ അന്നത്തെ വ്യക്തികളുടെ നീതിബോധം. അതനുസരിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നമുക്ക് അതേപടി പറയാൻ പറ്റത്തില്ല. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അതായത്, അന്നത്തെ നീതിബോധത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ നീതിബോധത്തിന് യോജിക്കാത്തതുകൊണ്ട് നമുക്കത് അതേപോലെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. വർണ്ണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അന്ന് പറഞ്ഞതിനെ അതുപോലെ ഇന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് മനുഷ്യന്റെ ചിന്താഗതിയൊക്കെ മാറിപ്പോയി. ഇതൊന്നും എഴുതിച്ചെറിയാതെ ആരെങ്കിലും ചിലപ്പോൾ അതുപോലെ പറയുന്നുണ്ടായിരിക്കും. അതായിരിക്കും നമ്മൾ കേട്ടത്, ശീലിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാതിരുന്നത്. അങ്ങനെ വരുമ്പോൾ അന്ന് പറഞ്ഞ ഒരാചാരം, അപ്പോൾ അത് അന്ന് ഒരാചാര്യൻ ആ ആചാരത്തെ പിന്താങ്ങിയിരുന്നു. അപ്പോൾ ആ ആചാര്യൻ പിന്താങ്ങിയതുകൊണ്ട് ആ ആചാരത്തെ ഇന്നും നമ്മൾ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമായി പോകും. കാരണം കാലം മാറിക്കഴിഞ്ഞു. ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ ഈ കാര്യം എന്ന് പറയുന്നത്. അന്ന് ശങ്കരാചാര്യർ അനുകൂലിച്ചിരുന്ന, അല്ലെങ്കിൽ ശങ്കരാചാര്യർ കണ്ടിരുന്ന സാമൂഹ്യ നീതിയല്ല ഇന്നത്തെ സാമൂഹ്യ നീതി. അതുകൊണ്ട് ആ നീതികളെ ഇന്നും അതേപോലെ തന്നെ പിന്തുടരണമെന്ന് പറയുന്നവരാണ് യാഥാസ്ഥിതികമായ ചിന്താഗതി. അപ്പോൾ അത് അല്ല, ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറ്റം വേണം, അത് ഇന്ന് സ്വീകരിക്കാൻ സാധ്യമല്ല, ഇന്ന് മനുഷ്യന്റെ ചിന്താഗതി മാറി, ഇതാണ് നമ്മൾ പറയുന്നത്. അല്ല, ശങ്കരാചാര്യർ അനീതിയെ പിന്തുണച്ചെന്നോ, അല്ലെങ്കിൽ ശങ്കരാചാര്യർ തത്വജ്ഞാനിയല്ലെന്നോ ഒന്നുമല്ല പറയുന്നത്. പിന്നെ എവിടെയാണ് അതിന് വരുന്നത്? ഒരു വിഭാഗം, രണ്ട് കാഴ്ചപ്പാടാണ്. ഒരു വിഭാഗം പറയുന്നത് അന്ന് ശങ്കരാചാര്യർ പിന്തുണച്ച വ്യവസ്ഥിതിയും നീതിയൊക്കെ അതുപോലെ ഇന്നും അനുവർത്തിക്കണമെന്ന് ഒരു വിഭാഗക്കാർ പറയുന്നു. ആ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ പറയുന്നത് അത് ശരിയല്ല, അതാ നീതിയാണെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? ആ കാഴ്ചപ്പാടിന് മാറ്റം വരണം, ഇന്നത്തെ രീതിക്കനുസരിച്ച് ചിന്തിക്കണം. ഭരണവ്യവസ്ഥയും ജാതി വ്യവസ്ഥയും എല്ലാം ഇന്ന് കാലഹരണപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച്, അതായത് സാമൂഹികമായി നിലവിലിരുന്ന അശാസ്ത്രീയമായ മനുഷ്യനിർമ്മിതമായ ആ വ്യവസ്ഥകൾ, ഉച്ചനീചത്വങ്ങളെല്ലാം ഉള്ള വ്യവസ്ഥകൾ, അതിനെ പിന്തുണയ്ക്കുമ്പോൾ എന്ത് പറയേണ്ടി വരും? ഗീത പഠിക്കുന്നതിന് ഇന്നാര അധികാരിയാണ്, ഇന്നാര അധികാരിയല്ല. പഠിപ്പിക്കുന്നതിന് ഇന്നാര അധികാരിയാണ്, ഇന്നാര അധികാരിയല്ല. സന്യാസത്തിന് ഇന്നാര അധികാരിയാണ്, ഇന്നാര അധികാരിയല്ല എന്നെല്ലാം പറയും. മനുഷ്യന്റെ ഇടയിൽ വിവേചനങ്ങൾ വരും. അപ്പോൾ അത് പാടില്ല എന്നാണ് പറയുന്നത്. അത് ശങ്കരാചാര്യരുടെ പേരിൽ അത് ഇന്നും നിലനിൽക്കണമെന്ന് ഒരു വിഭാഗക്കാർ പറയുമ്പോൾ നമ്മൾ പറയുന്നു അത് ശരിയല്ല. അത് നിലനിൽക്കണമെന്ന് പറയണമെങ്കിൽ അതെന്താണ്? അത് ഇന്നത്തെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സാമൂഹിക അനീതിയാണ്. ഇന്നത് പറയാൻ ശങ്കരാചാര്യരിൽ ഇല്ല. പക്ഷേ ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇന്നും അത് വേണമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, പ്രബലമായൊരു വിഭാഗം. ഇതൊന്നും മനസ്സിലാക്കാതെ പറയുന്ന നല്ലൊരു വിഭാഗമുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി പറയുന്ന ഒരു വിഭാഗമുണ്ട്. ശങ്കരാചാര്യർ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാതെ ശങ്കരാചാര്യർ പറഞ്ഞതെല്ലാം ശരി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് മനസ്സിലാക്കാതെ ശങ്കരാചാര്യർ പറഞ്ഞതൊക്കെ തെറ്റെന്ന് പറയുന്ന വേറെ വിഭാഗം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശങ്കരാചാര്യർ എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മനസ്സിലാക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മനസ്സിലാക്കും. എന്നിട്ട് ഇന്നത്തെ കാലത്തിന് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ യോജിക്കുന്നുണ്ടോ? യോജിക്കാത്തതിന് നമ്മൾ തള്ളിക്കളയുക. തത്വചിന്തയല്ല ആ സാമൂഹിക വീക്ഷണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യരുടെ തത്വചിന്തയിൽ കടന്നു കയറി ഭേദഗതി വരുത്തുന്നതിനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നും നമുക്കില്ല. അക്കാര്യത്തിൽ നമ്മൾ ശിശുക്കളാണ്. പക്ഷേ സമൂഹം നമ്മുടെ ചുറ്റുപാടുകൾ എന്താണെന്ന് നമ്മളിപ്പോൾ കാണുന്നു. ഈ സമൂഹം നമ്മുടെ ചുറ്റുപാടുകൾ ഇത് ശങ്കരാചാര്യർ കണ്ടതല്ല. അതുകൊണ്ട് ഈ കാലത്തിനും ദേശത്തിനും യോജിക്കാത്ത സാമൂഹികമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് അല്ല ഇന്നത്തെ കാലത്തിന് വേണ്ടത്. അതന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഇതിനെ മാത്രം അല്ല, ഇത് നമ്മളൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. മുനീന ഉത്തരോത്തരം പ്രണാമം ബ്രഹ്മസൂത്രത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇത് എന്താണ്, ഓരോ കാലങ്ങളിലും വരുന്ന ആചാര്യന്മാർ എന്ത് ചെയ്യുന്നു, അതാത് കാലത്തേക്ക് യോജിച്ച രീതിയിൽ സാമൂഹിക നീതികളെ പരിഷ്കരിക്കുന്നു. ഇതെപ്പോഴും നടന്നിട്ടുള്ള കാര്യമാണ്. ശങ്കരാചാര്യ കാലഘട്ടത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം പിന്നീട് വന്ന ആചാര്യന്മാർ കണ്ടത് കൊണ്ട് എത്രയോ പേരത് പരിഷ്കരിച്ചു. നമ്മുടെ ആധുനിക കാലത്തും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതല്ല ശരി, ഇതാണ് ശരി, ഇന്നത്തെ കാലത്തിന് വേണ്ട ഇതാണ് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരാരും ശങ്കരാചാര്യന്റെ തത്വദർശനത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ തത്വദർശനം വേറെ, ഈ പറയുന്ന സാമൂഹികമായ കാര്യങ്ങൾ വേറെ. അപ്പോൾ തത്വദർശനത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല, മൂല്യങ്ങൾക്കൊരിക്കലും മാറ്റം വരുന്നില്ല. സത്യം, ധർമ്മം, ദയ, നീതി എന്നെല്ലാം പറയുന്ന മൂല്യങ്ങളിൽ ലോകത്തിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല. പിന്നെ അതിൻ്റെ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ, ആചാരങ്ങളിൽ ഒക്കെ എപ്പോഴും ലോകത്ത് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇത്രയെങ്കിലും ഒന്ന് മനസ്സിലാക്കും. അത് മാറ്റം വരുത്തുന്നതുമാർ ആചാര്യന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, മുനിമാരൻ ഉത്തരോത്തരം ഇത്തരം കാര്യങ്ങൾ ഉത്തരോത്തരം വരുന്ന ആചാര്യന്മാരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇന്നത്തെ കാലദേശങ്ങൾക്ക് അനുസരിച്ച രീതിയിൽ ഇന്നത്തെ ആചാര്യന്മാർ പറയുന്നു, അത് നമ്മൾ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ പുതുതായിട്ടൊരു സിദ്ധാന്തത്തെ ആവിഷ്കരിക്കുകയോ അല്ലെങ്കിൽ ശങ്കരാചാര്യരെ വിമർശിക്കുകയോ ചെയ്യുക. ശങ്കരാചാര്യരോടുള്ള എല്ലാ ഭക്തിയും ബഹുമാനവും നമ്മുടെ മനസ്സിന് സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ശങ്കരാചാര്യർ അങ്ങനെ അക്കാര്യത്തിൽ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ജ്ഞാനികളിൽ നിന്ന് ലോകമതങ്ങളും മാത്രമല്ലേ ഉണ്ടാകുകയുള്ളൂ, അതൊന്നും സംശയിക്കേണ്ട കാര്യങ്ങളല്ല. ഞാനിപ്പോഴും ലോക നന്മയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സാമൂഹികമായ അനീതികളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെ വരുന്നോണ്ടാണ്. അന്നത്തെ നീതിയെ ഇന്നും നീതിയായി കാണുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിനെയാണ് അത് ശരിയല്ലെന്ന് പറയുന്നു എന്നുള്ളത് മാറി വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ ചർച്ച വരുന്നു, ചെറു പറയുന്നു അത് തന്നെയാണ് ഇന്നത്തെ നീതി എന്ന് പറയുന്നു. ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നീതി തന്നെ ഇന്നത്തെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും, എന്തുകൊണ്ട് ഇന്നത്തെ ആചാര്യന്മാരുടെ കാഴ്ചപ്പാടിനെ നമ്മൾ സ്വീകരിക്കുന്നു? അത് അവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇത് വരുന്നതിനനുസരിച്ച് മാറ്റമാണ്. മനുസ്മൃതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. എത്ര നൂറ്റാണ്ടായി അത് എഴുതിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. എത്രയോ നൂറ്റാണ്ടുകളായി. അന്നത്തെ ഒരു വ്യവസ്ഥിതി അന്ന് അവർക്ക് ശരിയെന്ന് തോന്നിയതിനത് എഴുതി വെച്ച്. ഇന്നത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് തമാശയായിട്ട് തോന്നും. ഒരുപാട് പിഡിതങ്ങൾ അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്, ഒരുപാട് അസംബന്ധങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങളുമുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. ഒരുപാട് അസംബന്ധങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ നീതിക്ക് ഒരു തരത്തിലും യോജിക്കാത്ത കാര്യം അത് എഴുതി വച്ചിട്ടുണ്ട്. അതിനെ ഇന്ന് അതേപോലെ പിന്തുണയ്ക്കണം. ശങ്കരാചാര്യനെ പിന്തുണച്ചിട്ടുണ്ട്, ശങ്കരാചാര്യ ഗൗതമ സ്മൃതിയെ പിന്തുണച്ചു, മനുസ്മൃതിയെ പിന്തുണച്ചു. അതുകൊണ്ട് അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്നും അതുപോലെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രാകൃതമായി പോകും. അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരും പറയുന്ന കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ എന്താണ് മനസ്സിലാകുന്നത്? അപ്പോൾ അത് കാലം കൊണ്ടുവന്ന വ്യത്യാസം. ഇന്നത്തെ രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ അവരായിരം വർഷങ്ങൾക്ക് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാര്യങ്ങൾ പലതും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനും കൂടെ പറ്റത്തില്ല. കാലം അത്രമാത്രം മാറിപ്പോയി, മനുഷ്യന്റെ ചിന്താഗതി അത്രമാത്രം മാറി. അന്നത്തെ ആൾക്കാർ അവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ ഇന്നത്തെ ഈ ചുറ്റുപാടുകൾ അവർക്കും മനസ്സിലാക്കും. അപ്പോൾ ആയിരം വർഷങ്ങൾക്ക് ശേഷം ഇത് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഈ കുഴപ്പമുണ്ട്. ഈ ഹിന്ദു മതഗ്രന്ഥങ്ങൾ മാത്രമുണ്ട്, ഇസ്ലാം മതഗ്രന്ഥം എടുത്താലും ക്രിസ്തു മതഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈ 10, 500, 1000 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അതേപടി തന്നെ ഇന്ന് കൊണ്ടുവരണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. യാഥാസ്ഥികമായ ചിന്താഗതികളുണ്ട്. ആ അതിലിങ്ങനെ കടുംപിടുത്തം വരുന്നതുകൊണ്ടാണ് ഇതിന്റെ പേരിൽ ഈ തീവ്രവാദങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. കാലത്തിനനുസരിച്ച് സാമൂഹ്യ നീതി മാറുന്നു, അതനുസരിച്ച് ഇതിനെല്ലാം മാറ്റം വരണമെന്ന് പറഞ്ഞാൽ ചില മതവിഭാഗങ്ങളാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയും പറയുന്നവൻ. അത് വിശ്വസിക്കുന്നവനായാലും ശരി, വിശ്വസിക്കാത്തവനായാലും ശരി, കഴുത്ത് വെട്ടിക്കളയും. എന്തായാലും ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരു കുഴപ്പമാണ്, അത്രയും നമുക്ക് ആശ്വസിക്കാം. നമുക്ക് പറയുന്നതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഉണ്ട്, പറയുന്നതിന് സ്വാതന്ത്ര്യം ഇല്ലാത്ത മതങ്ങളുണ്ട്. അപ്പോൾ അത് അല്ലാതെ ആചാര്യന്മാർ സാമൂഹ്യമായ, അപ്പോൾ ആചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ അത്തരം ശങ്കരാചാര്യ തത്വചിന്തയെ സംബന്ധിച്ച് നമുക്ക് അതിന് നമുക്ക് ഭേദഗതി വരുത്താൻ പറ്റത്തില്ല. നമുക്കതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാനേ പറ്റും. എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക? ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ ശ്രമിച്ചാലും നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. അത് അത്രയും മഹത്തായ കാര്യമാണ്. അത് വിഷയം വേറെ. നമ്മളതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്, അല്ല നമ്മളതിനെ മനസ്സിലാക്കിയിട്ട് തിരുത്താൻ ശ്രമിക്കുകയാണ്. അതല്ല ഈ പറയുന്ന ധർമ്മശാസ്ത്രത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. അത് സാമൂഹ്യ നീതിയാണ്. അത് അന്നത്തെ നീതിയല്ല നമുക്കിന്ന് സ്വീകരിക്കേണ്ടത്. അതാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നീതിശാസ്ത്രം എന്തുകൊണ്ടന്നുണ്ടാക്കിയില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരെ അവരെ തന്നെയാണ് ചോദിക്കുക. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനൊന്നും സമാധാനം പറയാൻ പറ്റത്തില്ല. ആരോണോ മനുസ്മൃതി എഴുതി, മനുസ്മൃതി എന്തിനാ അങ്ങനെ എഴുതി വെച്ച്, മനുവിനെ കണ്ട് ചോദിക്കുക എന്തിനാ അങ്ങനെ എഴുതി വെച്ചെന്ന്. അത് സമാധാനം പറയേണ്ട ബാധ്യത എനിക്കില്ല. ഞാനും മനുവും തമ്മിൽ അങ്ങനെ ഉള്ള ബന്ധങ്ങളൊന്നുമില്ല. മനുവിനെ കണ്ട് ചോദിക്കുക എന്തിനാ അങ്ങനെ എഴുതി വെച്ചെന്ന്. പക്ഷേ ഇത്രയും പറയാൻ പറ്റും, ആ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ നീതിബോധത്തിന് യോജിക്കുന്ന കാര്യങ്ങളല്ല, അതിൽ പലതും എഴുതി വച്ചിരിക്കുന്നു. പിന്നെ അതിന് ഇതിനോടെല്ലാം ഒരു അന്ധമായ ബാധ്യതയുള്ള ആൾക്കാരുണ്ട്. അന്ധമായ ബാധ്യത, അങ്ങനെ അന്ധമായ ബാധ്യത എനിക്കൊന്നിനോടും ഉള്ള ആളല്ല. അങ്ങനെയുള്ളവർ പിന്നെ അത് ന്യായീകരിക്കും. എന്താണ് ഇതൊന്നും അവരൊന്നും എഴുതിയല്ല, പിൽക്കാലത്താരോ ഇതൊക്കെ എഴുതി വെച്ചാണ്. അങ്ങനെ ഈ പ്രശ്നം തീർന്നു. പിൽക്കാലത്താരെങ്കിലും എഴുതി വെച്ചാണെങ്കിൽ ആ പ്രശ്നം തീർന്നു. ആരാണ് എഴുതി വെച്ച അവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. എഴുതി വെച്ച ആരാണെന്ന് നമുക്കറിയത്തില്ല. ഇനി ഇതൊക്കെ പിൽക്കാലത്ത് ആരെങ്കിലും എഴുതി വെച്ചെന്ന് പറഞ്ഞ് സമാധാനിക്കാമെങ്കിൽ അങ്ങനെ ഒരു സമാധാനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അതിന് ഞാൻ എതിർക്കുന്നില്ല. ആരാണോ എഴുതി വെച്ച അവരെയാണ് നമ്മൾ ശങ്കരാചാര്യനെന്നോ അല്ലെങ്കിൽ മനുവെന്നോ വിളിക്കുന്നു. എന്തുകൊണ്ട്? ആ വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ വയ്യാണ്ട്. അഡ്രസ് ഇല്ല, ഫോട്ടോ ഇല്ല, യാതൊരു ഐഡന്റിറ്റി കാർഡും അന്ന് നടപ്പിലാക്കിയിരുന്നില്ല, പാസ്പോർട്ടില്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ ആരാണോ ഇത് എഴുതി വെച്ചത് ആ ആളിനെ നമ്മൾ പറയും ശങ്കരാചാര്യൻ അല്ലെങ്കിൽ മനു എന്ന് പറയും. അത് അസംബന്ധമാണെന്ന് നമ്മൾ പറയും. ഏത് പേരിലാരെഴുതി വെച്ചാലും അല്ല, ഇപ്പോൾ ആദ്യം എഴുതിയ ഒരാൾ പിന്നെ രണ്ടാമത് വേറൊരാൾ എഴുതി ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ യാതൊരു മാർഗവുമില്ല. അപ്പം അത് അസംബന്ധങ്ങളാണ് ഇന്നത്തെ കാലത്ത്. അന്ന് അത് ശരിയായിരിക്കും. അങ്ങോട്ട് കടന്നു കയറി ചിന്തിക്കുന്നതിനുള്ള ബുദ്ധിശക്തി നമുക്കില്ല. ആയിരം വർഷം പിറകിൽ ചെന്ന് നിന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തെ നോക്കിക്കാണുന്നതിനുള്ള ബുദ്ധിവൈഭവമൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു അതൊക്കെ അസംബന്ധമാണ് എന്നേ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും? എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വരുന്നു? അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് പറയുന്നതിനുള്ള അവകാശം എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. എനിക്കിത് പറയാൻ അവകാശമില്ലാത്ത ആളായിത്തീരും. കേൾക്കുന്നതിന് ഇവിടെ ഇരിക്കുന്നവർക്ക് അവകാശമില്ലാതെ വരും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് അസംബന്ധമാണെന്ന് പറഞ്ഞേ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളവരെ തിരിച്ചറിയാതെ വിമർശിക്കുക സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതൊക്കെ അബദ്ധമാണ്, അല്ലെങ്കിൽ മനു പറഞ്ഞിരിക്കുന്നതൊക്കെ അബദ്ധമാണ്, അങ്ങനെ പറയുന്നതാണ്. ഇത് നമ്മൾ ശരിക്കും അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട്, മനസ്സിലാക്കി എന്നാർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ട് നമ്മൾ മനസ്സിലായ ഭാഗത്ത് നിന്നല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റും, മനസ്സിലാകാത്തത് സംസാരിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലായ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യവും ഇന്നത്തെ സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അപ്പോ അതാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അല്ലാതെ അവർ അനീതിയെ പിന്തുണച്ചെന്നോ ഇന്നുള്ളവരെല്ലാം അങ്ങനെയല്ല ശ്രേഷ്ഠന്മാരാണെന്നോ അങ്ങനെയുള്ള അഭിപ്രായമൊന്നും എനിക്ക് വ്യക്തിപരമായിട്ടില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ അത് പറയുന്നു. ഇനി വേറെ ആർക്കെങ്കിലും ഇത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പറയാൻ പറ്റുമെങ്കിൽ അവർ പറഞ്ഞോട്ടെ, അതിനെ നമുക്ക് എതിർപ്പൊന്നുമില്ല. അപ്പം നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയല്ലേ പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കേൾക്കുന്നവർ സഹിച്ചോളണം, അത്ര തന്നെ. അതിന് വേറെ പോകാൻ വഴിയില്ല. ഇനി അതിനെക്കുറിച്ച് ഇനി വേറെ എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കാനും തയ്യാറാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? കേൾക്കുന്നതിന് വിരോധമില്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞതേ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് പിന്നെ അതിൽ വരുന്ന ഒരു പ്രസക്തമായ, നമ്മൾ അദ്വൈതം ചർച്ച ചെയ്യുന്നവരെന്നുള്ള നിലയ്ക്ക് അതിൽ വരുന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. അത് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. അദ്വൈതം, സമദർശനം, ഇങ്ങനെയുള്ള ഒരാശയം പറയുന്നിടത്ത് ഇങ്ങനെയുള്ള സാമൂഹികമായ അനീതികൾ എങ്ങനെ നിലനിൽക്കും എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഇന്ന് കാണുന്നു. അപ്പം അതിന് ഉള്ള ഉത്തരമാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അത് കൂടാതെ ഒരു ഉത്തരം കൂടിയുണ്ട്, ഒരു സമാധാനം കൂടി അതിനകത്തുള്ളത്. അതായത് ഇത് രണ്ട് കാര്യങ്ങളാണ്. അദ്വൈതം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിനിഷ്ഠമായ ആന്തരികമായ ഒരു അനുഭൂതിയാണ്. ബാഹ്യമായി നമ്മുടെ വ്യവഹാരങ്ങൾ, അതായത് നമ്മുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇതെല്ലാം എന്ന് പറയുന്നത് അത് ലോക നീതിയാണ്, മറ്റതൊരനുഭൂതിയാണ്, മറ്റൊരു ലോകനീതിയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും ഒരുപോലെ ആകത്തില്ല. എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ശ്ലോകം വ്യാഖ്യാനിച്ചല്ലോ. ആ ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് തറയിൽ നമുക്ക് ചവിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കല്ല്, ചവിട്ടാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു ആ കല്ല്, അത് തന്നെ ശിലയായിട്ട് ഉപയോഗിക്കുന്നു. ഒരാൾ ഇതിനെ രണ്ടിനെയും ശിലയായിട്ട് കാണുന്നു. അപ്പോൾ വിവേകമുള്ള ഒരുവൻ എന്ത് ചെയ്യുന്നു? അതിനെ ശിലയായിട്ട് കാണുന്നു. ശിലയായിട്ട് കാണുമ്പോൾ ഇതിനോട് എന്ത് സമീപനം പുലർത്തുന്നു? രണ്ടിനെയും ശിലയായിട്ട് കാണുമ്പോൾ പിന്നെ അത് ആ വ്യക്തിയുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഒരാളെന്ത് ചെയ്യുന്നു? ആ വിഗ്രഹം ശില ഒരു വിഗ്രഹമായിട്ട് കാണുമ്പോൾ അയാൾ അവിടെ പോയി നമസ്കരിക്കുന്നു ശിലയുടെ മുമ്പിൽ. അതിനെ തറയിലിടുമ്പോൾ അയാൾ അതിൽ ചവിട്ടിപ്പോകുന്നു, അലക്ഷ്യമായി അതിൽ ചവിട്ടിപ്പോകുന്നു. അയാൾ ചിലപ്പോൾ അതിൽ കാർക്കിച്ച് തുപ്പിയെന്നിരിക്കും, ചവിട്ടിയെന്നിരിക്കും. കാരണം അത് തറയിൽ കിടക്കുകയാണ്, അതിനോട് അത് കാണുന്നില്ല. ഇത് ഒരു കാഴ്ചപ്പാട്. ഇത് രണ്ട് ഈ രണ്ടിനെയും ശരിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു കൂട്ടർ അങ്ങനെ കാണുന്നു, വേറെ കൂട്ടർ പറയുന്നത് അങ്ങനെയല്ല. ഈ രണ്ടിടത്തും ഒരേ മനോഭാവം വേണം എന്നാണ്. അതായത് തറയിൽ ചവിട്ടും നടത്തും, എന്താണ് അത്? വെറും ശിലയാണത്, ഈ ചവിട്ടും നടത്തും. അത് നമ്മൾക്ക് ചവിട്ടുന്നതിന് വേണ്ടിയാണ് അത് ഉപകരിക്കുന്നത്, പക്ഷെ അതിനോട് അനാദരവ് പാടില്ല. ആ വിഗ്രഹത്തിന് മുമ്പിൽ നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതേ മനസ്സ് തന്നെ നമ്മൾ ചവിട്ടുന്ന കണ്ണിനോടും വേണം. എന്തുകൊണ്ട്? അതും ചവിട്ടുക എന്ന് പറയുന്ന ഒരു ക്രിയയ്ക്ക് നമുക്ക് ഉപകരിക്കുന്നുണ്ട്. ഉപകരിക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇതിന്റെ രണ്ടിന്റെയും സ്ഥാനം ഒന്നാണ്. അതുകൊണ്ട് ചവിട്ടുന്നതും ശ്രദ്ധയോടെ വേണം, ഭവ്യതയോടെ വേണം. അതിനെ ധിക്കരിക്കാൻ പാടില്ല, അതിനോട് അനാദരവ് പാടില്ല. കാരണം എന്തുകൊണ്ട്? രണ്ടും രണ്ടു തരത്തിൽ നമുക്കത് ഉപകരിക്കുന്നുണ്ട്. ഒന്ന് ചവിട്ടാൻ ഉപകരിക്കുന്നുണ്ട്, ഒന്ന് ആരാധനയ്ക്ക് ഉപകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസം വേണ്ട, രണ്ടിടത്തും ഒരേ മനോഭാവം വേണമെന്നാണ്. വേറെ കൂട്ടർ അത് ശ്രദ്ധിക്കുന്നില്ല. അവർ പറയുന്നത് ചവിട്ടുന്നതിന് അത്ര സ്ഥാനമേ ഉള്ളൂ, അതുകൊണ്ട് അതിനോട് യാതൊരു ആദരവും വേണ്ട. അപ്പോ ഈ രണ്ട് ചിന്താഗതിയും വരുന്നത് ഇതിനെ രണ്ടുപേരും ഇതിനെ ശിലയായിട്ടാണ് കാണുന്നത്. അവിടെ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. രണ്ടുപേരും ശിലയായിട്ട് കാണും. ഈ രണ്ടുപേരുടെയും മാനസികമായ ഭാവങ്ങളിൽ വ്യത്യാസം വരുന്നു. ഇത് തന്നെയാണ് സർവത്തെയും ബ്രഹ്മമായി കാണുന്നവരെ സംബന്ധിച്ച്. സർവത്തെയും ബ്രഹ്മമായി കാണുന്നവർ ഒരു കൂട്ടർ എന്താണ് പറയുന്നത്? ചണ്ടാളനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം, സമൂഹത്തിന്റെ പുറത്ത് നിർത്തണം, ബ്രാഹ്മണനെ ആദരിക്കണം. വേറെ കൂട്ടർ പറയുന്നത് എന്താണ്? അങ്ങനെയല്ല. എന്തുകൊണ്ട് അവനെ മാറ്റി നിർത്തണമെന്ന് പറയുന്നത്? കാരണം അവൻ ശൗച ആചാരങ്ങളൊന്നും പാലിക്കുന്നില്ല, അപ്പം അവനോട് വ്യവഹരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവനെ മാറ്റി നിർത്തുക, അവനെ ഗ്രാമത്തിന്റെ പുറത്ത് അവന് താമസിക്കാൻ ഇടം കൊടുക്കുക, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. കാരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ, നമ്മൾ ശുദ്ധരാണ്, നമ്മളെ കൂടെ അവൻ അശുദ്ധമാക്കും. അതാണ് അവരുടെ സങ്കല്പം. നമ്മൾ പഠിക്കുന്ന വേദം അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ വേദത്തെ അശുദ്ധമാക്കും. നമ്മൾ ചെയ്യുന്ന യാഗവും ഹോമവും ഒക്കെ അവനെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവൻ ഈ യാഗത്തെ ഹോമം ദേഹം നശിപ്പിക്കും. അതുകൊണ്ട് അവനെ ദൂരെ നിർത്തുക. ഇതായിരുന്നു ഒരു കാലത്ത് നീതി, സാമൂഹ്യ നീതി. അപ്പോൾ നമ്മൾ അവരിൽ നിന്നും മാറി നിൽക്കുക. മാറി നിൽക്കുന്ന എന്തിനു വേണ്ടി? നമ്മുടെ ശുദ്ധിയും ആചാരങ്ങളും നമ്മുടെ ധർമ്മവും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരിൽ നിന്നും മാറി നിൽക്കുക, അവനെ അകറ്റി നിർത്തുക. അവനിതൊന്നും കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇതിനെ ചീത്തയാക്കുന്നു. പക്ഷേ കാലം മാറിയെന്നപ്പോൾ എന്തായി മനുഷ്യൻ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല, അവൻ അങ്ങനെ അശുദ്ധനാണ്, അതുകൊണ്ട് അവനെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് അവന്റെ അശുദ്ധി മാറ്റിയെടുക്കുക. അവൻ വേദത്തെ അശുദ്ധമാക്കുകയല്ല, വേദം കൊണ്ട് അവനെ പരിശുദ്ധമാക്കുക. ദയാനന്ദ സരസ്വതിയും മറ്റും പറഞ്ഞ അതാണ്. വേദം അവൻ അശുദ്ധമാക്കുന്നു എന്നല്ല കരുതേണ്ടത്, അവന്റെ അശുദ്ധിയെ മാറ്റിയെടുത്തിട്ട് അവനിലേക്ക് വേദം കൊടുത്ത് വേദം കൊണ്ട് അവനെ പരിശുദ്ധമാക്കിയെടുക്കുക. ഇതാണ് പുതിയ കാഴ്ചപ്പാട്. ഇതാണ് ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഒരു വിഭാഗം പഴയകാലത്ത് അങ്ങനെ കണ്ടിരുന്നു, ഇവന് ഒരിക്കലും ശുദ്ധിയാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവനെ ബഹിഷ്കരിക്കുക, അവനെ തൊടാൻ പാടില്ല, അഭോജ്യാൻ, അവന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവനെ ഒഴിവാക്കി നിർത്തുക. പിന്നീട് വന്ന ആചാര്യന്മാര് ആധുനികമായി ചിന്തിക്കുന്ന അങ്ങനെയല്ല, അവനെയും ശുദ്ധിയാക്കാം, അവനും മനുഷ്യനാണ്, അപ്പൊ അവന് ശുദ്ധിയാകാം. ഈ പറയുന്നവൻ ഒരു കാലത്ത് ഇതുപോലെ അശുദ്ധനായിരുന്നവനായിരിക്കും, അവനും പിന്നീട് ശുദ്ധിയായതാണ് ഈ പരിണാമം കൊണ്ട്. അപ്പൊ അവനും അങ്ങനെ പരിണമിച്ച് മാറുന്നതിനുള്ള ഒരു അവകാശം കൊടുക്കുക, ഒരു അവസരം കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അവന് ശുദ്ധിയാകും, അവനെ ഈ വേദം പഠിപ്പിക്കുക, അപ്പോൾ വേദം കൊണ്ട് അവനും ശുദ്ധിയാകും. വേദം പവിത്രമാണെങ്കിൽ ദയാനന്ദ സ്വാമി ചോദിക്കുന്ന ഇതാണ്, വേദം പവിത്രമായ ഒരു സാധനമാണ് എങ്കിൽ, അതിനെല്ലാം പവിത്രീകരിക്കുന്നതിനുള്ള ശക്തി ഉണ്ടെങ്കിൽ, അത് ചണ്ഡാളൻ അത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് അശുദ്ധമാകും? അതിന്റെ പവിത്രീകരിക്കുന്നതിനുള്ള ശക്തി ചണ്ഡാളനെ അത് ശുദ്ധമാക്കുകയല്ലേ ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? അതാണ് ആധുനികമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനെ നമ്മൾ പിന്താങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഇന്നത്തെ സമൂഹത്തിന് വേണ്ടത്. എന്തുകൊണ്ട്? പണ്ട് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വച്ചതിന്റെ ദുരന്തമായ ഫലമാണ് ഹിന്ദു സമൂഹത്തിൽ വന്ന എല്ലാ നാശങ്ങൾക്കും കാരണം. ഇത് ചിലർ അംഗീകരിക്കുന്നില്ല. ചിലർ പറയുന്നത് ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു ദോഷവും വന്നിട്ടില്ല. അതുകൊണ്ട് പഴയ രീതിയിൽ തന്നെ ഇന്നും തുടരണമെന്നുള്ളതാണ്. അങ്ങനെയല്ല, അങ്ങനെ മനുഷ്യനെ മാറ്റി നിർത്താൻ പാടില്ല. എല്ലാവരും ഇതിനെല്ലാമുള്ള അവകാശം തുല്യമാണ്. ഈ അവകാശം തുല്യമാണെന്നുള്ള കാഴ്ചപ്പാട് പണ്ടുണ്ടായിരുന്നില്ല. അവകാശങ്ങൾ നമ്മുടേതാണ്, അത് നമ്മൾ തന്നെ വഹിക്കണം, മറ്റവന് ഇതിന് അവകാശമില്ല, അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. ഒരു കൂട്ടർക്ക് മാത്രമേ ഇതിനൊക്കെ അവകാശമുള്ളൂ. നമ്മുടെ എല്ലാ സ്മൃതികളിലും വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, വേദം പഠിക്കാൻ ഇന്നാർക്കെ അവകാശമുള്ളൂ, സംസ്കൃതം പഠിക്കുന്നതിന് ഇന്നാർക്കെ അവകാശമുള്ളൂ എന്നെല്ലാം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് അസംബന്ധമാണ്, ഇതിന് അവകാശം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ എഴുതി വെക്കാൻ കാര്യം എന്താണോ അവർ പറഞ്ഞിരിക്കുന്നത്, മറ്റവൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെ നശിപ്പിക്കുന്നുണ്ട്. ഈ വേദത്തിനോ അല്ലെങ്കിൽ സംസ്കൃതത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു സവിശേഷത ഉണ്ടെങ്കിൽ ആ സവിശേഷത കൊണ്ട് തന്നെ അവൻ നന്നാവണം. ഇല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് കാര്യമില്ല, ഇതവനും ഈ പറയുന്നവനും ഇത് ഉപകരിക്കത്തില്ലല്ലോ. അപ്പോൾ ആ കാഴ്ചപ്പാടുകൾ ശരിയല്ല അന്നത്തെ. ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതിന്നത്തെ നീതിയായി. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോ ബോധപൂർവമായി ആരും അങ്ങനെ ചെയ്തു, അതായത് ഒരു തത്വജ്ഞാനി അങ്ങനെ ചെയ്തു നമുക്ക് കരുതാൻ നിവൃത്തിയില്ല. കാലത്തിന്റെ മാറ്റം, സമൂഹത്തിന്റെ പരിണാമം, ഇന്ന് നമ്മൾ ശരിയെന്ന് പറയുന്നത് നാളെ തെറ്റെന്ന് വരും. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ശക്തമായ വിവേചനമാണ് എഴുതിയിട്ടുള്ളത്. എത്ര നാരീസ്തു പൂജ്യന്തേ എന്നെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിലും വിവേചനങ്ങളെന്ന് പറയുന്നത് അതിന് വളരെ ശക്തമായിട്ടായിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് അന്നും ഇന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അസംബന്ധങ്ങളാണ്. ഇതിനെ, ഈ അസംബന്ധങ്ങളെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. എന്തുകൊണ്ട്? ഈ പല അസംബന്ധങ്ങളെയും തിരിച്ചറിയുന്നതിന് ഇന്ന് സ്ത്രീക്ക് ശക്തിയില്ല, ഉള്ള വിവേകമില്ല. അപ്പോൾ ഇതും പല പഴയ കാലത്ത് വന്നു കഴിഞ്ഞാൽ പല ഒരുപാട് അബദ്ധങ്ങളായ ആചാരങ്ങളാണ്. ആ ആചാരങ്ങളെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ ഇത്രയും പരിഷ്കൃതമായ സമൂഹത്തിൽ സ്ത്രീ അനുഷ്ഠിച്ചു വരുന്നുണ്ട് ഒരുപാട് അസംബന്ധങ്ങൾ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാദ്യം എതിർക്കുന്ന സ്ത്രീ തന്നെയായിരിക്കും ശരിയല്ല എന്ന് പറയും. അതേ കാര്യം തന്നെയാണ് ഇവിടെ മറ്റുള്ള വിഷയങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പഴയ പല ആചാരങ്ങളും അബദ്ധമാണ്. ഇന്നലെ ചെയ്തൊരബദ്ധം ഇന്നത്തെ ആചാരമാകാമെന്ന് കവി പറഞ്ഞതാണ്. ഒരുപാട് അബദ്ധങ്ങളാണെന്ന് നമ്മൾ ആചാരങ്ങളായി സൂക്ഷിക്കുന്നു. ഈ ആചാരങ്ങളെല്ലാം ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ആചാരങ്ങളെയും ഇപ്പൊ ശാസ്ത്രീയവൽക്കരിക്കാനും ചിലർ ശ്രമിക്കുന്നുണ്ട്, എല്ലാ അബദ്ധങ്ങളെയും. അങ്ങനെയാണെങ്കിൽ ഏത് ദുരാചാരങ്ങൾക്കും ശാസ്ത്രീയമായ മാനങ്ങൾ ഉണ്ടാക്കിയിടുന്നു. കാരണം നമ്മൾ എന്ത് അബദ്ധം ചെയ്താലും അതിന്റെ പിന്നിലൊരു ശാസ്ത്രം കാണും. അതെല്ലാം അത് മറ്റൊരു വിഷയം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതേ. അതുകൊണ്ട് മഹാത്മാക്കൾ ഒരിക്കലും മനുഷ്യന്റെ നന്മയ്ക്ക് വിരുദ്ധമായൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ മഹാത്മാക്കൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തും അവരെ വ്യാഖ്യാനിക്കുന്നിടത്തും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മനുഷ്യന്റെ തിന്മയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കുന്നു, തിരിച്ചറിവില്ലാതെ, നമ്മുടെ അറിവില്ലായ്മകൊണ്ട് എന്ന് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കാം. ഇനി 21-ാമത്തെ ഒന്നുകൂടി വിശദീകരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 21-ാമത്തെ ഇതാണ് ബാഹ്യസ്പർശേഷ, അതായത് വിഷയങ്ങളിലോട് അസക്തമായിരിക്കുന്ന മനസ്സ്. ആ മനസ്സിലാണ് പരമമായ സുഖം ലഭിക്കുന്നത്. മനസ്സ് വിഷയങ്ങളോട് ബന്ധപ്പെടുന്നത് സുഖത്തിന് വേണ്ടി, പക്ഷേ ആ വിഷയങ്ങളോടുള്ള ബന്ധം, ആ ബന്ധം വിടുവിക്കുമ്പോഴാണ് മനസ്സിന് ശരിക്കുള്ള സുഖം അനുഭവപ്പെടുന്നത്. ആ സുഖമാണ് ഇവിടെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അസ്തിത്വപ്രജ്ഞൻ ബ്രഹ്മയോഗയുക്താത്മ അത്തരൊരു സുഖത്തെ അനുഭവിക്കുന്നു. അക്ഷയം സുഖം അശ്വനതേ, അങ്ങനെയുള്ള ആ സുഖം, അതിനാണ് ഇവിടെ നിർവ്വാണം എന്ന് ഗീതി പറയും. നിർവാണം എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത്. അത്തരൊരു സുഖത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന കെട്ടുപാടുകളിൽ നിന്നും ഒരാൾ മുക്തനായിത്തീരണം എന്നാണ് ഇന്നിപ്പോൾ ഞാൻ വ്യാഖ്യാനിക്കുന്നത്. ഇങ്ങനെ എളുപ്പം ഇങ്ങനെ ആയിരിക്കില്ല ഇന്നലെ വ്യാഖ്യാനിച്ചത്, ഇന്നത്തെ വ്യാഖ്യാനം ഇങ്ങനെയാണ്. അടുത്തത് 22-ാമത്തെ ഏഹി സംസ്പർശജാ ഭോഗാ ദുഃഖയോനയേവതേ ആദ്യന്തവന്ത കൗന്ദേയ നതേ ശിരമതേ ബുധഃ ഇതശ്ച നിവർത്തയേത് ഏഹി യസ്മാ സംസ്പർശജാ വിഷയേന്ദ്രിയ സംസ്പർശേഭ്യോ ജാത ഭോഗ ഭുക്തയോ ദുഃഖയോനയേവതേ അവിദ്യാകൃതത്വാ. ഇത് തത്വജ്ഞാനി ഇവിടെ പറയുന്നു, ചിതപ്രജ്ഞൻ ഗുണാതീതൻ അല്ലെങ്കിൽ മുക്തൻ, ഈ ഭാഷയിലൊക്കെ പറയുന്ന ഒരാളെ തന്നെ, അയാൾ എന്ത് ചെയ്യുന്നു? നിവർത്തിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ഈ വ്യവഹാരങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്നാണ് മുക്തനായിരിക്കുന്നത്. ഈ വ്യവഹാരങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുക തന്നെ അയാൾ മുക്തനായിരിക്കുന്നു. നിവൃത്തി എന്ന് പറയുന്ന ഒരാളായ അത് സിദ്ധമായിരിക്കുന്നു. അപ്പൊ നിവൃത്തി സിദ്ധമാകുന്നതിന് വേണ്ടി പ്രവൃത്തിയെ ഉപേക്ഷിക്കണമെന്നില്ല. അതാണ് നമ്മൾ ഗീതയിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അർജുനോട് ഭഗവാൻ ഉപദേശിക്കുന്നതാണ്, നിവൃത്തിക്ക് വേണ്ടി നീ പ്രവൃത്തിയെ ഉപേക്ഷിക്കേണ്ട. അതാണ് ഗീതയുടെ മുഖ്യമായ സന്ദേശം. ഇനി ഒരാൾക്ക് പ്രവൃത്തി ഉപേക്ഷിക്കണമെങ്കിൽ അതാകാനും ഗീത നിഷേധിക്കുന്നുമില്ല. ഗീത പ്രവൃത്തി ഉപേക്ഷിക്കുന്നതിനെതിരല്ല, പക്ഷേ നിവൃത്തിക്ക് വേണ്ടി പ്രവൃത്തി ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. പ്രവൃത്തി ഉപേക്ഷിക്കാതെ തന്നെ ഒരാൾക്ക് നിവൃത്തനാകാം. അതൊക്കെ അതിൻ്റെ പ്രധാനമായ പോയിന്റുകളാണ്. അതേപടി തന്നെ നമ്മൾ ഗ്രഹിക്കുന്നത്, അതേപടി ഗ്രഹിക്കാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതേ വിഷയത്തിൽ നമ്മുടെ മനസ്സ് സംശയം വരുന്നു. പറയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും, അടുക്കള കാര്യവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളും വരും. ഇതശ നിവർത്തയേ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുമുണ്ട്, നീ നിവർത്തനാകണം എന്ന് ഭഗവാൻ അർജുനോട് പറയുമ്പോൾ അവിടെ നിവൃത്തി എന്നുള്ളതുകൊണ്ട് ഒരിക്കലും നീ ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്ന നിവൃത്തിയാണ് ശരിയെന്നല്ല പറയുന്നു. എങ്ങനെ? തന്റെ സ്വധർമ്മത്തെ ഉപേക്ഷിക്കുന്ന നിവൃത്തി അതല്ല. നിവൃത്തി എന്ന് പറയുന്നത് തികച്ചും മാനസികമാണ്. എങ്ങനെ? ഏഹി യസ്മാ സംസ്പർശജ വിഷയേന്ദ്രിയ സംസ്പർശേഭ്യോ ജാത ഭോഗാഹ. നമ്മള് 11-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിച്ചാണ്. അടുത്തു വരുന്ന ശ്ലോകങ്ങളിലൊക്കെ ഇത് വിശദീകരിച്ചാണ്. അങ്ങനെ വിശദീകരിച്ചിട്ടും കാര്യമില്ലെന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. യസ്മാ സംസ്പർശജ, അതിന് വ്യാഖ്യാനിക്കുന്നു, വിഷയേന്ദ്രിയ സംസ്പർശേഭ്യോ ജാത, വിഷയേന്ദ്രിയ ബന്ധങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഭോഗാഹ, ഭുക്തയഹ, അനുഭവങ്ങൾ. മൊത്തത്തിൽ പറയുമ്പോൾ മാനസികമായി ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും, സുഖം, ദുഃഖം, മാനം, അപമാനം, ലാഭം, നഷ്ടം, ജയം, പരാജയം, ആശ, നിരാശ, അങ്ങനെ നമ്മൾ ദ്വന്ദ്വാത്മകമായി വിപരീത ഭാവത്തിൽ അനുഭവപ്പെടുന്ന ഇതെല്ലാം എന്താണ്? ഭുക്തി. ബഹുവിനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭുക്തയഹ. നമ്മുടെ അന്ധകരണത്തിൽ നിരന്തരം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിപരീത അനുഭവങ്ങൾ, അത് നമ്മളെ എന്ത് ചെയ്യുന്നു? സുഖത്തിലേക്കും കൊണ്ടുപോകുന്നു, ദുഃഖത്തിലേക്കും കൊണ്ടുപോകുന്നു. അനുക്ഷണം ചിലപ്പോൾ വളരെ സന്തോഷം തരും, ഉടൻ തന്നെ വീണ്ടും ദുഃഖത്തിലേക്ക് വരും. മൊത്തത്തിൽ അത് കണക്കാക്കി കഴിഞ്ഞാലോ ദുഃഖയോനയ ആത്യന്തികമായി ദുഃഖം ഉണ്ടാക്കുന്നവയാണ്. ഏവത്തെ നമ്മൾ സാധാരണ എന്താണോ സുഖിക്കുന്നതിന് വേണ്ടി സന്തോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന എന്താണ് വിഷയാനുഭവത്തെയാണ്. വിഷയാനുഭവമാണ് നമ്മൾ പറയുന്നത് വിനോദം എന്ന് പറയുന്നു. ഈ വിനോദങ്ങളെല്ലാം നമ്മൾ ധരിക്കുന്ന എന്താണ്, അത് സുഖത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആത്യന്തികമായി എന്തുകൊണ്ട് ഇത് ദുഃഖത്തിന് കാരണമാണ്? എന്തുകൊണ്ട് അതിന് ദുഃഖത്തിന് കാരണമെന്ന് പറയുന്നു? കാരണം അതൊരു സ്ഥായിയായ സുഖത്തെ നൽകുന്നില്ല. കുറച്ച് സമയം സ്ഥായിയായ സുഖം നിന്നു കഴിഞ്ഞാൽ വീണ്ടും വരുന്ന അടുത്തു വരുന്ന അതിനും ശക്തമായ ദുഃഖമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അവിദ്യ കൃതത്വ, ഇത് അവിദ്യാകാര്യമാണ്, ഇതിങ്ങനെ നിൽക്കത്തുള്ളൂ. അവിദ്യാകാര്യമായിരിക്കുന്ന ഈ ഭോഗങ്ങൾ, സുഖദുഃഖാനുഭവങ്ങൾ അവിദ്യയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ഇത് ആത്യന്തികമായി ദുഃഖത്തിന് ഈ അനുഭവങ്ങൾ ഉപകരിക്കത്തുള്ളൂ. ദൃശ്യന്ദേഹി ആധ്യാത്മികാദീനി ദുഃഖാനി തന്നിമിത്താന്യവ, ആ ദുഃഖങ്ങളെല്ലാം മൊത്തത്തിൽ പറയുന്നതാണ്. രണ്ടായിട്ട് ശാരീരികമായ ദുഃഖം, മാനസികമായ ദുഃഖം. ശരീരം നിമിത്തമായി മനസ്സിൽ അനുഭവപ്പെടുന്ന ദുഃഖങ്ങൾ, ശാരീരിക ദുഃഖങ്ങൾ മനസ്സ് തന്നെ നിമിത്തമായി ഉണ്ടാകുന്ന മാനസികമായ ദുഃഖങ്ങൾ. അങ്ങനെ ദുഃഖം പ്രധാനമായും രണ്ടു തരത്തിലാണ് നമ്മൾ സാമ്പ്രദായികമായി മൂന്നായിട്ട് വ്യാഖ്യാനിക്കുന്നു. ആധ്യാത്മികം, ആദ്യ ഭൗതികം, ആദ്യ ദൈവികം, അങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നത് ആധ്യാത്മികാദീനി ദുഃഖാനി തന്നിമിത്താന്യവ. ഇതെല്ലാം അവന്റെ അവിവേകത്തിൽ നിന്ന് വരുന്നതാണ്, അജ്ഞാനത്തിൽ നിന്നാണ് വരുന്നത്. ഈ ദുഃഖങ്ങൾ യഥാ ഇഹലോകെ തഥാ പരലോകെ അവീതി ഗമ്യതേ ഏവശബ്ദ. ഏവശബ്ദം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? യഥാ ഇഹലോകെ തഥാ, ഈ ലോകത്തിൽ എങ്ങനെയാണോ ഈ ദുഃഖങ്ങൾ നമുക്ക് അനുഭവിക്കുന്നത്, അനുഭവവേദ്യമാകുന്നത്, തഥാ പരലോകേപി, പരലോകത്തിനും അതുപോലെ തന്നെ. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ പരലോകത്തിനും ദുഃഖമുണ്ടെന്ന്. പരലോകത്തിൽ സുഖം കൂടുതലാണ്, ദുഃഖം അവിടെ കുറവായിരിക്കും. എന്നാലും പരലോകത്തിനും ദുഃഖമുണ്ട്. എന്നാലും അവിടെ കൂടുതൽ കാലം സുഖിക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ സുദുഃഖങ്ങൾ ആപേക്ഷികമായിട്ട് എന്ത് വരുന്നു? ദീർഘകാലം സുഖിച്ചതിന് ശേഷം പരലോകത്തിലൊരു ചെറിയ ദുഃഖം വരുമ്പോൾ അത് താങ്ങാൻ പറ്റത്തില്ല. ഇവിടുത്തെ ദീർഘകാലത്തെ ദുഃഖത്തിന് സമമാവും പരലോകത്തിലെ ക്ഷണികമായ ദുഃഖം, രണ്ടും ഒരേപോലെ ആയിത്തീരും. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് പരലോകവും ഇഹലോകവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇവിടെ നമ്മൾ ദീർഘകാലം ദുഃഖം അനുഭവിച്ചിട്ട് ആ ദുഃഖത്തിന്റെ തീവ്രത നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ടാണ് സംസാരത്തോട് മനുഷ്യന് വിരക്തി വരാത്തത്. ദുഃഖങ്ങൾ അനുഭവിച്ച് അനുഭവിച്ചത് തഴമ്പ് പിടിച്ചു. അപ്പൊ ദുഃഖത്തെ ദുഃഖമായിട്ട് അറിയുന്നതിനുള്ള വിവേകം പോലും നഷ്ടപ്പെടും. മൃഗപ്രായമായി മനുഷ്യൻ ജീവിക്കുന്നു. അതുകൊണ്ട് ദുഃഖമോചനത്തെ അവൻ ആഗ്രഹിക്കുന്നില്ല ബോധപൂർവം. പക്ഷെ അറിയാതെ ദുഃഖമോചനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഉപായമായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? സ്ഥായിയായ സുഖത്തിന് വേണ്ടി പരലോകത്തെ ആശ്രയിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ പരലോകത്തെ കുറിച്ച് അറിയത്തില്ലല്ലോ. അവിടെ ചെന്ന് ആ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ്? ദീർഘകാലം സുഖം അനുഭവിക്കും. പക്ഷെ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ക്ഷണികമായ ദുഃഖം അത് ഇവിടെ അനുഭവിക്കുന്ന ദീർഘമായ ദുഃഖത്തെക്കാളും തീവ്രമാവും. എന്തുകൊണ്ട്? ആ ക്ഷണികമായ ദുഃഖത്തെ പോലും അവന് താങ്ങാൻ പറ്റത്തില്ല. എങ്ങനെയാണ്? മാന്യന് അപമാനം അല്പം മതി, സഹിക്കാൻ പറ്റത്തില്ല. ആ സമയം മാന്യതയില്ലാത്തവന് എത്ര വലിയ അഭിമാനവും ഭൂഷണവും അലങ്കാരവും അതുപോലെ. അതുകൊണ്ട് പറയുന്നു തഥാ പരലോകി അപീതി ഗമ്യതേ, പരലോകത്തിലുമുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പരലോകം എന്ന് പറയുന്ന ഒരു ലോകത്തെ അംഗീകരിക്കുന്നുണ്ട്. അദ്വൈതം പറയുമ്പോൾ അതിൽ ചിലർ പറയും അദ്വൈതത്തിൽ പരലോകത്തെ കുറിച്ച് പറയുന്നില്ല. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. അങ്ങനെ അദ്വൈതം ഇഹലോകത്തെ കുറിച്ചും പറയുന്നില്ല. ആ അർത്ഥത്തിൽ അദ്വൈതത്തിൽ പരലോകമില്ല. ഇനി അദ്വൈതത്തിൽ ഇഹലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യുന്ന അദ്വൈതത്തിൽ പരലോകമുണ്ട്. അങ്ങനെയാണ് ഇവിടെ ആചാര്യസ്വാമികളും പറയുന്നത്, പരലോകേപി, ആ പരലോകത്തിലും ദുഃഖമുണ്ട്. ഏത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം സുഖവും ദുഃഖവും കർമ്മഫലമാണ്. അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ്? പുണ്യം ചെയ്താൽ സുഖം, പാപം ചെയ്താൽ ദുഃഖം. ഒരു കർമ്മവും പുണ്യം മാത്രമായോ പാപം മാത്രമായോ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഏത് കർമ്മത്തിനും കുറച്ച് പാപം കൂടി വരും. അപ്പോൾ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്യുന്നിടത്തും കുറച്ച് പാപം വരും. കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ പാപകർമ്മം പാപഫലത്തെ ഉണ്ടാകും. അതുകൊണ്ട് ആ പുണ്യകർമ്മത്തിന്റെ ഫലമായി പുണ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ആ ലേശമായ പാപത്തിന്റെ ഫലമായ ലേശദുഃഖം അനുഭവിക്കേണ്ടി വരും. പക്ഷെ അത് വളരെ തീവ്രമായി പോകും, സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗത്തെ ആഗ്രഹിക്കരുത്, അതിനുവേണ്ടി പ്രവർത്തിക്കരുത് എന്ന് പറയുന്നത്. എന്ന സംസാര സുഖസ്യ ഗന്ധ മാത്രമൊക്കെ അസ്ഥിതി ബുദ്ധ. അതുകൊണ്ടെന്ത് മനസ്സിലാക്കണം? അത് വിവേകിക്ക് മാത്രം മനസ്സിലാകുന്നതാണ് സംസാരത്തിൽ. സംസാരം എന്ന് പറയുമ്പോൾ ധരിച്ചു കളയരുത്. മനുഷ്യജന്മം മനുഷ്യജീവിതം എന്ന് ധരിച്ചു കളയരുത്. നേരത്തെ പറഞ്ഞ പരലോകവും കൂടെ ചേർത്ത് വേണം ചിന്തിക്കാൻ സംസാരത്തെക്കുറിച്ച്. ഇഹലോകവും പരലോകവും ഇതെല്ലാം കൂടെ ചേർന്ന സംസാരം. ജന്മ ജീവന്റെ അനാദിയായിരിക്കുന്ന ഈ ജന്മങ്ങൾ, അതിൽ പലതവണ ഇഹലോകത്ത് വന്നിട്ടുണ്ട്, പലതവണ പരലോകത്തും പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സംസാരത്തിൽ എന്താണ് ദുഃഖസ്യ ഗന്ധ മാത്രമൊക്കെ അസ്ഥി എന്ന് വിവേകി ചിന്തിക്കുന്നു. ഇവിടെ എന്താണ്? സുഖത്തിന്റെ ഗന്ധം പോലും, ഗന്ധം എന്ന് വെച്ചാൽ അല്പം, സുഖത്തിന്റെ ഒരു മാത്ര പോലും, അല്പം പോലും സുഖമില്ല. ഇത് ബുദ്ധ ബോധിക്കണമെന്ന് വെച്ചാൽ വിവേകം കൊണ്ട് വൈരാഗ്യം കൊണ്ട് അതിനെ ബുദ്ധിക്ക് ദൃഢപ്പെടുത്തണം. എന്നിട്ട് വിഷയം മൃഗതൃഷ്ണികായ ഇന്ദ്രിയാണ് നിവർത്തകയെ, അങ്ങനെയുള്ള ദൃഢമായ വിവേകം കൊണ്ട് മാത്രമേ ഒരാൾക്ക് അങ്ങേറ്റം പ്രലോഭിപ്പിക്കുന്ന എന്താ വിഷയ മൃഗതൃഷ്ണിക, ഇത് അസാരമാണ്, തുച്ഛമാണ്, സാരമില്ലാത്തതാണെങ്കിലും അത് വളരെ പ്രലോഭനത്തെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പറയുന്നു വിഷയ മൃഗതൃഷ്ണിക. എപ്പോഴും വിഷയങ്ങളെ, എന്തുകൊണ്ട്? മരുഭൂമിയിൽ വളരെ ദാഹമുള്ളത്, വളരെ ദാഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജലത്തെപ്പോലെ അയാളെ പ്രലോഭിപ്പിക്കുന്ന വേറെ ഒരു വസ്തുവില്ല. അയാളെ സംബന്ധിച്ച് ആ സമയം അയാളുടെ ജീവിതത്തെക്കാൾ വില പിടിച്ചതാണെന്ത്? അയാളുടെ ശരീരത്തെക്കാളും അയാൾക്ക് വില പിടിപ്പുള്ളത്, അയാളുടെ ആത്മാവിനെക്കാളും അയാൾക്ക് വില പിടിപ്പുള്ളതായി തോന്നുന്ന എന്താണ്? ജലമാണ്. ആണ് അതിനെ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ തൃഷ്ണയെ ആസക്തി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് മരുഭൂമിയിൽ ദാഹിക്കുന്നവന് ജലം. പക്ഷെ പരമാർത്ഥത്തിൽ അതവിടെ ഇല്ല എങ്കിലും എന്ത് ചെയ്യുന്നു? ആ ജലം അവനെ മോഹിപ്പിക്കുന്നു. അതുപോലെ ഈ ജീവന് അങ്ങേറ്റത്തെ തൃഷ്ണ. അതുകൊണ്ടാണ് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തെക്കാളും അവന്റെ താനെന്നവൻ കരുതുന്ന എല്ലാത്തിനേക്കാളും ഏറ്റവും വലുത് എന്താണ്? അവൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ്. അതേതിനെ ആഗ്രഹിച്ചാൽ? എന്തുകൊണ്ട്? അത് വിഷയം മൃഗതൃഷ്ണികയാണ്. അത്യധികമായ ഉത്കടമായ ആഗ്രഹത്തെ ഇച്ഛ അവന്റെ മനസ്സിൽ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള ആ വിഷയങ്ങളിൽ നിന്നും അത് തൃഷ്ണികയാണ്, മൃഗതൃഷ്ണികയാണ്, അത് നിസ്സാരമാണ്, തുച്ഛമാണ് എന്നുള്ള ബുദ്ധ ദൃഢമായ വിവേകം സമ്പാദിച്ചുകൊണ്ട് ഇന്ദ്രിയാണ് നിവർത്തകൻ, ഇന്ദ്രിയങ്ങളെ നിവർത്തിപ്പിക്കുക. അതിന്റെ പുറകെ അലയുന്നതിന് മനസ്സിനെ അനുവദിക്കരുത്. അതാണ് ഇന്ദ്രിയങ്ങളെ നിവർത്തിപ്പിക്കുക എന്ന് പറയും. വിഷയത്തിൽ നമുക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. ജന്മം എന്ന് പറയുന്നതിന് ഇവിടെ വിഷയമധ്യത്തിലാണ്. വിഷയമധ്യത്തിലേ ഇരിക്കാൻ പറ്റും. എവിടെ പോയാലും വിഷയമുണ്ട്. വീട്ടിലിരുന്നാലും വിഷയമുണ്ട്, ആശ്രമത്തിൽ പോയാലും വിഷയമുണ്ട്, ഹിമാലയത്തിൽ പോയാലും ഗുഹയിൽ പോയിരുന്നാലും നമ്മൾ കൃത്രിമമായി ഗുഹയുണ്ടാക്കി ആരെയും കാണാതെ അതിനകത്തിരുന്നു കഴിഞ്ഞാലും എല്ലാം പാഴ്വേലയാണ്. എന്തുകൊണ്ട്? എല്ലായിടത്തും വിഷയമുണ്ട്. ബാഹ്യമായ വിഷയങ്ങളെ അകറ്റി നിർത്തിയാൽ നമുക്ക് ഒരു പരിധി വരെ ഏറെക്കുറെ ബാഹ്യേന്ദ്രിയങ്ങളെ കുറച്ച് നിയന്ത്രിക്കാൻ പറ്റും. പ്രലോഭിപ്പിക്കുന്ന വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ മാറ്റി നിർത്തിയ ഇന്ദ്രിയങ്ങൾക്ക് വിഷയ സാഹചര്യം ഉണ്ടാകാതിരുന്നു. പക്ഷെ മനസ്സിനെ യാതൊരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടിവിടെ ഇന്ദ്രിയാണി എന്ന് പറയുന്നതുകൊണ്ട് മനസ്സിനെയും എടുത്തോ. മനസ്സിനെ നിയന്ത്രിക്കാൻ ദൃഢമായ ബലമായ വിവേകം കൊണ്ടേ പറ്റൂ. വിവേകം ദുർബലമാണെങ്കിലും പറ്റത്തില്ല. ദൃഢമായ വിവേകം കൊണ്ട് ഇതിന്റെ നിസ്സാരതയെ ഇത് നമുക്ക് തൃഷ്ണീയമാണെന്ന് ശരിക്കും മനസ്സിനെ കൊണ്ട് ബോധിക്കണം. താൻ പുരുഷനാണെന്നും സ്ത്രീയാണെന്നും മനസ്സെങ്ങനെയാണ് ബോധിച്ചിരിക്കുന്നത്, താൻ മനുഷ്യനാണെങ്ങനെ എങ്ങനെയാണ് ബോധിച്ചിരിക്കുന്നത്, അതിലും ദൃഢമായി അവനെ ബോധിക്കണം. മനസ്സിന് തുച്ഛമാണോ അങ്ങനെ ബോധിക്കും. എങ്ങനെ മൃഗതൃഷ്ണിയെ കണ്ടിട്ട് ഒരാൾക്ക് ബോധം വരുന്നത് എന്താണ്? ഇത് വെറും തോന്നലാണ്, ഇത് ജലമല്ല. അതയാൾ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്, ഒരു നിമിഷം. സ്വയം അയാൾ തിരിച്ചറിയുന്നു എന്താണിത്? വെറും ഒരു തോന്നലാണ്. എങ്ങനെ മരുഭൂമിയിൽ പോകുന്നയാള് സ്ഥിരം മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ആള് ആളിന് ഈ അബദ്ധം പറ്റും. അയാൾ ദൂരെ ജലം കാണുന്നു, പെട്ടെന്ന് അയാൾ അങ്ങോട്ട് സഞ്ചരിക്കുന്നു. സഞ്ചരിക്കുമ്പോൾ അയാൾ ചിന്തിക്കുന്നു, പൂർവ്വ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി മനനം നിധ്യാസനം. അല്ലെങ്കിൽ കൂടെയുള്ളവർ പറയുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള മൃഗതൃഷ്ണികയാണ്, അത് ജനമല്ല. കാരണം അത് അതാണോന്ന് ആ സമയത്ത് തിരിച്ചറിയാൻ പ്രയാസമാണ്. അപ്പോൾ ആ സഞ്ചാരി ഒന്നുകിൽ കൂടുതൽ അനുഭവമുള്ള ഒരാൾ പറഞ്ഞ് കേൾക്കുന്നു, പിന്നെ അയാൾ സ്വയം തന്നെ ചിന്തിക്കുന്നു. മനന നിധ്യാസനങ്ങൾ അതാണ്. എന്നിട്ട് അയാൾ തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തമുണ്ട്. ഏതൊരു സമയത്ത് അയാൾ മനസ്സിലാക്കുന്നു, ഇത് വെറും തോന്നലാണ്. അതായത് ഉള്ളിൽ അങ്ങനെ ഒരു പ്രകാശം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയം പിന്നെ അയാൾ തിരിച്ചു നടക്കും, പിന്നെ അയാൾ ആ വഴിക്ക് നടക്കത്തില്ല. അതുപോലെ ഒരാളുടെ മനസ്സിൽ അങ്ങനെ ഒരു വിവേകം വരുന്ന ഒരു മുഹൂർത്തം ഉണ്ടാകണം, അപ്പോഴേ അയാൾക്ക് ഈ വിഷയം മൃഗതൃഷ്ണിയിൽ നിന്ന് പിന്തിരിയാൻ പറ്റും. അല്ല, നമ്മൾ ശാസ്ത്രം പഠിച്ചതുകൊണ്ടോ സത്സംഗം ശ്രവിച്ചതുകൊണ്ടോ ഗുരുവിനെ പോയി അഭയം പ്രാപിച്ചതുകൊണ്ടോ ഒന്നും ഈ കാര്യം പ്രായോഗികമായി സാധിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നല്ലത് തന്നെയാണ്, ഇതൊക്കെ അവിടേക്ക് എത്താനുള്ള കേവല ഉപായങ്ങൾ മാത്രം. ഇതുകൊണ്ടൊന്നും ഈ പറയുന്ന വിഷയമൃഗതൃഷ്ണികയിൽ നിന്നും ഒരാൾക്ക് ഒരിക്കലും പിന്തിരിയാൻ പറ്റത്തില്ല. ഏത് സമയമാണോ അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഉണർവ് വരുന്നത്, ഒരു ബോധം വരുന്നത്, നമ്മുടെ ഭാഷകാരൻ പറഞ്ഞെന്താണ്, ബുദ്ധ. ആ ബോധം എന്ന് പറയുന്നത് എന്താണ്? അയാൾ പുറമേ നിന്ന് ആർജിച്ച അയാളുടെ ഉള്ളിൽ ഉണരുന്ന ഒരു ബോധമാണ്. ഇത് അസത്യമാണ്, ഇതൊരു കാര്യമില്ല, അങ്ങനെ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുന്നു? അയാളുടെ മനസ്സ് പിൻവലിയുന്നു. അപ്പോൾ അയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങും. അയാൾ പിന്നെ യഥാർത്ഥ വഴിയിലൂടെ നേരെ നടക്കും. അതുകൊണ്ട് മാത്രമേ സാധ്യമാവൂ ഇന്ദ്രിയ നിയന്ത്രണം, ബോധം കൊണ്ടേ സാധ്യമാവൂ. അങ്ങനെ ഇന്ദ്രിയാണ് നിവർത്തിയത്, അങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ. പിന്നെ ഇന്ദ്രിയങ്ങളെ നിവർത്തിപ്പിക്കുക എന്ന് പറയുന്ന എന്തിന്? ഇന്ദ്രിയങ്ങളെ നിവർത്തിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ ബോധം ആർജിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ചെയ്യുക. ആ പരിശ്രമങ്ങളുടെ എല്ലാം ആകത്തുകയായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ബോധം ഉണ്ടാകുന്നു. അങ്ങനെ അയാൾക്ക് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയാൻ കഴിയുന്നു, അത്രയേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളെല്ലാം എന്താണ്? കൃത്രിമമാണ്, അതെല്ലാം ഭാഗികമായി വിജയിക്കത്തുള്ളൂ, ഒന്ന് പൂർണ്ണമായി വിജയിക്കത്തില്ല. അത് പൂർണ്ണമായി ഇന്ദ്രിയ ദേഹം കൈവന്നു എന്നാർക്കും ഒരിക്കലും അഭിമാനിക്കാൻ സാധ്യമല്ല. ന കേവലം ദുഃഖയോനേഹ ആദ്യന്തവന്തശ്ച. എന്തുകൊണ്ട് ആ വിവേകം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അയാൾ ശരിക്കും അത് ബോധ്യപ്പെടുന്നത് എന്താണ്? ഇതെല്ലാം കേവലം ദുഃഖയോനേഹ, ദുഃഖത്തെ ഉണ്ടാക്കുന്നവയാണ്. യോനി എന്ന് വെച്ചാൽ കാരണം, ദുഃഖത്തിന് കാരണമാണിതെല്ലാം. ആദ്യന്തവന്ത, ഇതൊന്നും സ്ഥായിയല്ല. ആത്മാവ് മാത്രമേ സ്ഥായിയായി, താൻ മാത്രമേ സ്ഥായിയായിട്ട് ഇവിടെയുള്ളൂ. തന്നെ സംബന്ധിക്കുന്ന എല്ലാം അസ്ഥായിയാണ്. ന കേവലം ദുഃഖ യോനേഹ ആദ്യന്തവന്തശ്ച വിഷയേന്ദ്രിയ സംയോഗവും ഭോഗാന അന്തശ്ച തദ്വിയോഗ ആദി വിഷയേന്ദ്രിയ സംയോഗ ഭോഗാന അന്തശ്ച തദ്വിയോഗ ഏവ അതഃ ആദ്യന്തവന്തോ അനിത്യ മധ്യക്ഷണ ഭാവിത്വ ഇത്യർത്ഥ. അതുകൊണ്ടിത് അനിത്യമാണോ? അതിവിടെ പറയുന്നു, അതിന്റെ ആദിയെയും അന്തത്തെയും കുറിച്ച് പറയുന്നു. വിഷയേന്ദ്രിയ സംയോഗം ഇതിന്റെ ആദ്യമാണ്. ആ വിഷയേന്ദ്രിയ വിയോഗം അതിന്റെ അന്തമാണ്. പ്രതിക്ഷണം ഉള്ളിൽ ഇതിന് ആദ്യന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം മധ്യക്ഷണത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ളൊരു ബോധം, ആ ബോധം കൊണ്ട് ഇതിൽ നിന്ന് മനസ്സ് പിന്തിരിയുന്നൊരവസ്ഥ വരുന്നു. ആർക്കാണ് ഇവിടെ പറയുന്നത്? ഇന്നത്തെ ഈശ്വരമത്തെ ബുദ്ധന് വിവേകിക്ക്. അത് നമ്മൾ ചർച്ച ചെയ്യും. ഏഹി സംസ്പർശജാ ഭോഗ ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.